ശുക്രൻ്റെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത വിഭൂതിയോഗം അധ്യായം 10 ശ്ലോകം 33. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയകാലോ ധാതാഹം വിശ്വതോ മുഖഃ. അക്ഷരാണാം വർണ്ണാനാം അകാരോ വർണ്ണോ അസ്മി. അക്ഷരങ്ങളിൽ വച്ച് ഞാൻ അകാരമാണ്. ശ്രുതിയിലും പറയുന്നുണ്ട് അകാരോ വൈ സർവവാക്. സർവവാക്കുകളും അകാരമാണ്. ആദ്യക്ഷരം എന്നുള്ളതിനൊക്കെ അതിൻ്റെ പ്രാധാന്യത്തെ എടുത്തുകൊണ്ട് അത് ഞാനാണ് എന്ന് പറയുന്നു. ദ്വന്ദ്വസമാസികസ്മി സാമാസികസ്യ സമാസ സമൂഹസ്യ. സമാസങ്ങളിൽ ഞാൻ ദ്വന്ദ്വസമാസമാണ് എന്ന് പറയുന്നു. അതും ഭാഷാശാസ്ത്രത്തിൽ പ്രസിദ്ധമായ ദ്വന്ദ്വസമാസം ഉഭയപദാർത്ഥ പ്രധാനമെന്ന് പറയും. അതുകൊണ്ട് മറ്റ് സമാസങ്ങളിൽ വെച്ച് അതിന് ഒരു പ്രാധാന്യമുണ്ട്. ചില സമാസം പൂർവപദാർത്ഥ പ്രധാനം, ചിലത് ഉത്തരപദാർത്ഥ പ്രധാനം, ചില അന്യപദാർത്ഥ പ്രധാനം, അങ്ങനെയെല്ലാം പോകും. പക്ഷെ സമാസങ്ങളിൽ ദ്വന്ദ്വം എന്ന് പറയുന്നത് ഉഭയപദാർത്ഥ പ്രധാനം, അതാണ് അതിൻ്റെ പ്രാധാന്യം. അത് ഭാഷാപരമായൊരു പ്രത്യേകതയാണ് അതിൻ്റെ. അതുകൊണ്ട് പറയുന്നു അത് ഞാനാണ്. എവിടെ എന്ത് പ്രധാനമായിട്ടുണ്ടോ നേരത്തെ പറഞ്ഞല്ലോ, പ്രാധാന്യത ഒരു സൃഷ്ടി പ്രാധാന്യമനുസരിച്ച് ഇവിടെ പറയുകയാണ്. മറ്റു ചിലർ അതിനെ മറ്റു രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സമം ഏകത്രാസനം സമാസോ വിദുഷാം വ ഗുരുശിഷ്യാണാം വ മന്ത്രാർത്ഥ കഥനാർത്ഥം വ ഏകത്ര അവസ്ഥാനം. ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന് സമാസം എന്ന് പറയും. അത് ഗുരുശിഷ്യന്മാരോ പണ്ഡിതന്മാരോ എന്താണ് ഒരു അർത്ഥം ചർച്ച ചെയ്യുന്നതിന് കൂടിയിരിക്കുന്നതിന് സമാസം എന്ന് പറയും. അവിടെ നിന്ന് ധരിക്കുന്ന വിഷയങ്ങൾ അതിനെ സമാസികം എന്ന് പറയും. അതിൽ ഉള്ള ദ്വന്ദ്വം രഹസ്യാർത്ഥം, ദ്വന്ദ്വം രഹസ്യ എന്ന് പാണിനിയും പറയുന്നുണ്ട്. അതെല്ലാം വെച്ച് ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശാസ്ത്രങ്ങളെക്കുറിച്ച് ആ ശാസ്ത്ര രഹസ്യങ്ങൾ അതാണ് ദ്വന്ദ്വം, അങ്ങനെ വ്യാഖ്യാനിക്കുന്നു ചിലർ. പക്ഷേ രാമാനുജനും മാധ്യനും എല്ലാം സമാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പ്രധാന വ്യാഖ്യാതാക്കളല്ല, ചിലർക്ക് അത് പോരാത്തതുകൊണ്ട് അങ്ങനെ പല ഭാഗങ്ങളും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സാധാരണ പ്രസിദ്ധമായ അർത്ഥങ്ങളല്ലാതിരിക്കുന്നു. ചിലർക്ക് ഈ അർത്ഥങ്ങളിൽ പോരാ, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു താല്പര്യം കൊണ്ട് ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ പൊതുവെ ശങ്കരാചാര്യനും രാമാനുജനും എല്ലാം പ്രധാനവും പ്രസിദ്ധവുമായിട്ടുള്ള അർത്ഥങ്ങളെ സ്വീകരിച്ചിട്ടുള്ളു. അഹമേവ അക്ഷയകാല കിഞ്ച അഹമേവ അക്ഷയോ അക്ഷീണകാല പ്രസിദ്ധ ക്ഷണാദ്യാഖ്യ. ഞാൻ തന്നെയാണ് അക്ഷയമായ, ഒരിക്കലും നശിക്കാത്തതായ, അക്ഷീണമായ, അനുപരതമായ, ഒരിക്കലും അവസാനിക്കുന്നില്ല കാലം, ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഭൂതവർത്തമാന ഭാവി രൂപത്തിൽ. അത് ക്ഷണാദ്യാഖ്യ, ക്ഷണം മുഹൂർത്തം ഇങ്ങനെ പോകുന്നതായ കാലം, അത് ഞാനാണ്. അഥവാ പരമേശ്വര കാലസ്യാപി കാലവസ്മി, കാലം എന്നുള്ളതുകൊണ്ട് പരമേശ്വരനെ എടുക്കാം. കാലകാലൻ കാലസ്യാപി കാലൻ ആർത്ഥവും എടുക്കാം. ധാതാഹം വിശ്വതോ മുഖ. ധാതാഹം കർമ്മഫലസ്യ വിധാത ചതുർമുഖൻ, അത് ഞാനാണ്. പുരാണങ്ങളിൽ ചതുർമുഖൻ എന്ന് പറയും, വേദങ്ങളിലും മറ്റും ഹിരണ്യഗർഭൻ എന്ന് പറയും, സർവത്തിന്റെ സൃഷ്ടികർത്താവായി പറയുന്നു. വിധാത സർവജഗത സർവജഗത്തിനെ സൃഷ്ടിക്കുന്നു. വിധാതാവെന്ന് വെച്ചാൽ സൃഷ്ടികർത്താവ്. വിശുദ്ധോ മുഖൻ സർവതോ മുഖനായിരിക്കുന്നു, സർവരൂപത്തിനും ഇരിക്കുന്നു, സർവപ്രകാരത്തിനും ഇരിക്കുന്നവൻ, നാനാ സൃഷ്ടിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, അങ്ങനെ ഇരിക്കുന്നവനും ഞാനാണ്. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയകാലോ ഥാതാഹം വിശ്വതോ മുഖഃ. മൃത്യുസർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തിശ്രീവാത്സനാരീണാം സമുദർമേധാദൃതിക്ഷമാ. മൃത്യു ദ്വിധോ ധനാദിഹര പ്രാണഹരസ്. ഒരു ഭാഷ്യകാരൻ പറയുന്നു, മൃത്യു രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ധനാദികളെയൊക്കെ അപഹരിച്ചു കളയും, പ്രാണിനെ അപഹരിക്കുന്നു. ഒരുത്തിന്റെ ധനസമ്പത്തെല്ലാം നശിപ്പിച്ചു കളയുന്ന എന്തോ അതിനെയും മൃത്യു എന്ന് പറയും. ധനാദികളോട് നശിച്ചാലും അവൻ മൃതനായി എന്ന് പറയുന്നു, ആള് ജീവിച്ചിരിക്കുകയാണ്. അത്രയും നാശം സംഭവിക്കുന്നുണ്ട്. മൃത്യു എന്ന് പറയുന്നതിന് അങ്ങനെയും അർത്ഥം പറയാം. തത്രയ പ്രാണഹര. പക്ഷെ ഇവിടെ പ്രാണഹരൻ അവനെന്ത് ചെയ്യുന്നു, സർവഹര ഉച്ചരിയും. സർവപ്രാണൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ ധനസമ്പത്തെല്ലാം നശിച്ചതിന് കൂടി അത് ഉൾപ്പെടുന്നു, അതിനപ്പുറമായി. അതുകൊണ്ട് ഇവിടെ പ്രാണഹരനായിരിക്കുന്ന മൃത്യു സ്വാഹമിത്യർത്ഥ. അതിനെയും പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രമാദം വേയും മൃത്യും അഹം ബ്രവീമി. മഹാഭാരതത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നു, പ്രമാദമാണ് മൃത്യു. സക്രോധലോഭു മോഹു അന്തരാത്മാ സവയും മൃത്യു എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ക്രോധലോഭാദികൾ, മോഹങ്ങൾ, ഇതെല്ലാം മൃത്യുവാണ്. യമന മൃത്യു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മൃത്യുവിന് പലതരത്തിലും വ്യാഖ്യാനമുണ്ട്. എന്നാലും ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന സർവഹരൻ പ്രാണഹരൻ മൃത്യു അർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. മറ്റർത്ഥങ്ങൾ സ്വീകരിക്കാം. അതുകൊണ്ട് പറയുന്നു, അഥവാ പര ഈശ്വര പ്രളയ സർവഹരണാത് സർവഹരസോഹം. ആ പരമേശ്വരനെ തന്നെ മൃത്യു എന്ന് പറയുന്നതുകൊണ്ട് പ്രളയത്തിൽ സർവത്തെയും ഹരിക്കുന്നു. അതുകൊണ്ട് സർവഹരനായിരിക്കുന്ന മൃത്യു സോഹം. അപ്പോൾ പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥങ്ങളിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും ഒരർത്ഥം പറയുക, അത് വലിയ സാമർഥ്യമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആചാര്യന്മാർക്കൊന്നും അറിയാൻ വയ്യ, അതുകൊണ്ട് അവർ പറഞ്ഞില്ലാന്ന് ധരിക്കണ്ട. പലതരത്തിലും ഇതൊക്കെ വ്യാഖ്യാനിക്കാം. പിന്നെ ഈ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യരോ രാമാനുജനെയും മാധ്വനെയൊക്കെ അവരവരർത്ഥം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു പ്രമാണം, പിന്നെ ഭാഷയുടെ നിയമങ്ങൾ അതൊക്കെ പാലിക്കും. വെറും കൽപ്പന കൊണ്ട് അർത്ഥം പറയത്തില്ല. പ്രാമാണികന്മാരായ വ്യാഖ്യാതാക്കളുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ്, അവർ പറയുന്നതിന്റെ പിന്നിൽ. അതുകൊണ്ട് അവരെ പറയും പദവാക്യ പ്രമാണജ്ഞന്മാർ. പദം വാക്യം പ്രമാണം തുടങ്ങിയ കാര്യങ്ങളിൽ, അല്ലാതെ കേവലം ഭാവന കൊണ്ട് മാത്രമൊന്നും വ്യാഖ്യാനിക്കത്തില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ അന്തമില്ലാതെ അവസാനമില്ലാതെ പോകും. അപ്പോൾ അവർ വ്യാഖ്യാനിക്കുന്നതിനൊരു അടിസ്ഥാനം കാണും. ഏറ്റവും പ്രധാനമായിട്ടും ഭാഷയുടെ നിയമങ്ങൾ കഴിയുന്നത്ര അതിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. പക്ഷെ ആധുനിക വ്യാഖ്യാതാക്കൾ, ഇന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഞങ്ങളെന്ത് പറയുന്നു അത് ആണ് അതിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിനവർക്ക് ധൈര്യം കൊടുക്കുന്ന അവരുടെ അറിവില്ലായ്മയാണ്. കാരണം ഭാഷയെക്കുറിച്ച് അറിയില്ല, ഈ പറയുന്ന പദം വാക്യം പ്രമാണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല. അപ്പം അറിവില്ലാത്തവനെന്തും പറയാം. പിന്നെ ഇത് വായിക്കുന്നവരും പഠിക്കുന്നവരും അവർക്കും അറിവില്ലാത്തവരാണ്. അറിവുള്ളവൻ ഇത് വായിക്കാൻ പോകത്തില്ല, ഇങ്ങനെയുള്ളവർ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അതവർക്ക് കുറച്ചുകൂടെ ധൈര്യവും പകരും. അങ്ങനെയാണ് ആധുനിക വ്യാഖ്യാതാക്കൾ പലരും. പക്ഷെ പ്രാചീനന്മാരായ പ്രാമാണികന്മാരായ വ്യാഖ്യാതാക്കൾ അവർ പറയുന്ന അഭിപ്രായങ്ങളിൽ വ്യത്യാസം വരും, ചിലവ് പരസ്പര വിരോധം പറയും. പക്ഷെ ഓരോരുത്തരും പറയുന്നതിന് ദൃഢമായൊരു പ്രമാണം അവർ കാണും. ഒന്നുമില്ലെങ്കിലും ഭാഷയുടെ നിയമങ്ങളെങ്കിലും അവരനുസരിക്കും, അല്ലാതെ പറയത്തില്ല. അതുകൊണ്ട് ഇത്തരം ഭാഗങ്ങൾക്ക് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ധാരാളമുണ്ട്. അവരവരുടെ ഭാവനാവിലാസം, അജ്ഞാനവിലാസങ്ങൾ, അപ്പം അതൊക്കെ കേമമാണ്. അവർ പറയുന്ന കാര്യം വലുതായിരിക്കും, പക്ഷെ അതുകൊണ്ട് പലരുടെയും ഗീത വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ അവർ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇന്ന് പ്രസക്തിയുള്ള വിഷയങ്ങളാണ് പലരും പറയുന്നത്. അതിന് ഗീതയുമായിട്ട് ബന്ധം കാണത്തില്ലെന്നേ ഉള്ളൂ. പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ, ആഗോളവൽക്കരണം പോലെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇതുമായിട്ടൊരു ബന്ധം നേരിട്ട് കാണത്തില്ല. അത് അവരുടെ മനസ്സിലായി, പറയുന്നവരുടെ മനസ്സിന്. അതുകൊണ്ട് നമ്മുടെ കേവലം ബുദ്ധിയെ മാത്രം ആശ്രയിച്ച്, നമ്മുടെ കൽപ്പനകളെ ഭാവനകളെ മാത്രം ആശ്രയിച്ച് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ്, അതും ഒരു കഴിവാണ്. പക്ഷെ നമ്മുടെ ആചാര്യന്മാർക്ക് അങ്ങനെയുള്ള കഴിവില്ല. അതുകൊണ്ട് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ധാരാളം വരും. ഉദ്ഭവ ഉത്കർഷോ അഭ്യുദയ തത്പ്രാപ്തി ഹേതുശ്ചാഹം. ഇവിടെ പറയുന്നത് എന്താണ്? ഉദ്ഭവശ്ച ഭവിഷ്യത. കേഷാം ഭവിഷ്യതാം ഭാവി കല്യാണാനാം ഉത്കർഷപ്രാപ്തിയോഗ്യാനാം ഭൂതാദു സത്ത. മംഗളാർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭവിഷ്യതാം, ഭവിക്കുക എന്നുള്ളതാണ് അതിന് ഭാഷകാരം പറയുന്നത്. ഭാവി കല്യാണാനാം ഉത്കർഷപ്രാപ്തിയോഗ്യാനാം. ഭാവിയിൽ ശ്രേയസ്സുണ്ടാകുന്ന ഉത്കർഷം വരേണ്ടവ, അതിൻ്റെ എല്ലാം ഉദ്ഭവ ഉത്കർഷം അഭ്യുദയ തത്പ്രാപ്തി ഹേതു. അതിൻ്റെ എല്ലാം ഉത്കർഷത, ശ്രീ ഐശ്വര്യം, അഭ്യുദയം, അഭ്യുദയത്തിന് ഹേതുവായിരിക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. അതും ഞാൻ തന്നെയാണ്. കീർത്തി ശ്രീ വാക്ചനാരീണാം സ്മൃതിർ മേധ ധൃതിക്ഷമായി ചെയ്ത ഉത്തമാഹ സ്ത്രീനാമഹമസ്മി. കീർത്തി ശ്രീ വാക് സ്മൃതി മേധ ധൃതി. ഇത് സ്ത്രീകളുടെ എന്ന് പറയുമ്പോൾ സ്ത്രീനാം ഇത് ദക്ഷകന്യകൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കീർത്തി ശ്രീ ധൃതി മേധ എന്ന് നാം പറയുന്നു. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ശ്രീ ധൃതി മേധ. ഇതെല്ലാം ധർമ്മൻ ധർമ്മരാജന്റെ പത്നിമാരാണ്. സ്മൃതി അംഗിരസിന്റെ പത്നിയാണ്. ക്ഷമ പുലഹസിതക പുരാണങ്ങളിൽ ഇങ്ങനെ പ്രസിദ്ധമായിരിക്കുന്നതാണ്. ദക്ഷന്റെ പുത്രിമാർ ആ രീതി വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് പൗരാണികമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നു. അതിന് പല പ്രമാണങ്ങളും ഇവിടെ പറയുന്നുണ്ട് വ്യാഖ്യാതാക്കൾ. ഇനി കീർത്തി ശ്രീ വാക് സ്മൃതി മേധ ധൃതി ക്ഷമ ഉത്തമാഹ സ്ത്രീണാം. സ്ത്രീകളുടെ ഉത്തമ ഗുണങ്ങളായിരിക്കേണ്ടതൊക്കെയാണ്. സ്ത്രീക്കുണ്ടായിരിക്കേണ്ടതായ സ്ത്രീക്കുള്ളതായ ഉത്തമ ഗുണങ്ങളായിരിക്കണം കീർത്തി. സ്ത്രീ സൽകീർത്തിയുള്ളവളായിരിക്കണം. ശ്രീ ഐശ്വര്യമുള്ളവളായിരിക്കണം. വാക്ക് നല്ല വാക്ക് പറയുന്നവളായിരിക്കണം. സ്മൃതി ഓർമ്മ നല്ല കാര്യങ്ങൾ ഓർമ്മിക്കുന്നവയായിരിക്കണം. മേധ നല്ല ബുദ്ധിയായിരിക്കണം, കെട്ട ബുദ്ധിയായിരിക്കരുത്. ധൃതി ധൈര്യം, ഇതെല്ലാം സ്ത്രീയുടെ സദ്ഗുണങ്ങളാണ്. സ്ത്രീണാം നാരീണാം എന്ന് പറഞ്ഞു. ഇപ്പൊ നാരികളിൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഈ ഇവിടെ പറയുന്നിടത്തെല്ലാം നാരീണാം എന്ന ഷഷ്ഠി വിഭക്തിയാണ്. ഈ ഷഷ്ഠി വിഭക്തിക്കുള്ള പ്രത്യേകത പല പല പല പല അർത്ഥങ്ങളിൽ അത് ഉപയോഗിക്കാം. ഏകശതം ഷഷ്ടിയെടുത്ത ഭാഷ്യകാരൻ പറയും. പതഞ്ജലി നൂറിലധികം പ്രസിദ്ധമായ അർത്ഥങ്ങളുണ്ട് ഈ ഷഷ്ടി വിഭക്തി. ഇപ്പൊ പറയുന്നു പാണ്ഡവാനാം ധനഞ്ജയ എന്ന് പറയുമ്പോൾ പാണ്ഡവന്മാരിൽ ഒരുവൻ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒന്നിനെ വേർതിരിച്ചെടുത്ത് കാണിക്കും. ചിലയിടത്ത് അങ്ങനെയായിരിക്കും പറയുന്നത്. നാരികളിൽ ഇന്നാരിന്നാര് എന്ന് പറയുമ്പോൾ ബാക്കി പറയുന്നതെല്ലാം നാരികളായിരിക്കും. പാണ്ഡവാനാം ധനഞ്ജയൻ എന്ന് പറയുമ്പോൾ ധനഞ്ജയനും പാണ്ഡവനാണ് അതിലൊരാൾ. അത് ആ ഷഷ്ടി പ്രയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അങ്ങനെ ഒന്നും വരാതെ ഇനിയും പറയാം. ആ ഗ്രൂപ്പിൽ പെടാത്ത ഒന്നിനെയും പറയാം, അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളോ എന്നതിന്. ഇവ പറയുന്നു നാരീണ ശ്രീ എന്ന് പറയുമ്പോൾ ആ ശ്രീ എന്ന് പറയുന്നത് നാരി ആയിരിക്കണമെന്നില്ല, മറിച്ചോ ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒന്ന് ആ അർത്ഥത്തിൽ. അപ്പോൾ സ്ത്രീയും ശ്രീയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ആ ബന്ധങ്ങളെന്ന് പറയുന്ന ഏതുമാകാം, കാരണം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്ന അനന്തമാണ്. ഏത് തരത്തിലുള്ള ബന്ധങ്ങളും കൽപ്പിക്കാം. ഇപ്പോൾ എന്താണ് ശ്രീ എന്ന് പറയുന്നത്? നാരിയുടെ ഒരു ഗുണമാണ്. അപ്പോൾ നാരികളിൽപ്പെട്ട ഒന്നല്ല ശ്രീ, നാരിയുടെ ഒരു ഗുണം. അതുപോലെ ഇപ്പോൾ പല ഭാഗങ്ങളിലും ആ വിഭക്തി വ്യത്യാസം കൊണ്ട് അർത്ഥ വ്യത്യാസം വരും. നക്ഷത്രാണ മഹം ശശി എന്ന് പറയുന്നു. നക്ഷത്രാണ മഹം ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണെന്ന് അർത്ഥമില്ല, ആകണമെന്നില്ല. പാണ്ഡവാനാം ധനഞ്ജയൻ എന്ന് പറയുമ്പോൾ എന്തുവരുന്നു? ധനഞ്ജയൻ പാണ്ഡവനായിരിക്കണം. പക്ഷെ നക്ഷത്രാണ മഹം ശശി എന്ന് പറയുമ്പോൾ അവിടെ ശശി നക്ഷത്രമായിരിക്കണമെന്നില്ല. സാധാരണഗതി നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് തോന്നും നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ശശിയാണ്, ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ ശശി നക്ഷത്രമായിരിക്കണമെന്ന് തോന്നും. അങ്ങനെയില്ല, നക്ഷത്രങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒന്നായാൽ മതി. എന്തുകൊണ്ട്? അവിടെ സംബന്ധാർത്ഥത്തിലുള്ള ഷഷ്ടിയാണ്. അങ്ങനെ പലതരത്തിൽ സമാനാധികരണ ഷഷ്ടി, വ്യതികരണ ഷഷ്ടി, ഒരുപാട് തരങ്ങളിൽ ഈ ഷഷ്ടി വിഭക്തി മറ്റുള്ളതിനോട് ചേരുമ്പോൾ അർത്ഥ വ്യത്യാസം വരും. അപ്പോൾ ശശി എന്ന് പറയുന്നത് നക്ഷത്രങ്ങളോട് ബന്ധമുള്ള, അത് നമുക്കറിയാം. എന്ത് ബന്ധം? ആകാശത്ത് നിന്നാൽ മതി. ശശിയും ആകാശത്താണ്, നക്ഷത്രങ്ങളും ആകാശത്താണ്. അല്ലെങ്കിൽ ശശി അത് തിളങ്ങുന്നതാണ്, നക്ഷത്രവും തിളങ്ങുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ പറയാം ആ നക്ഷത്രങ്ങളോട് ബന്ധപ്പെട്ട ശശി എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ഇവിടെ ഈ ഇത് പറയുമ്പോൾ ഇങ്ങനെയുള്ള പല അർത്ഥത്തിലുമാണ് ഇത് പറയുന്നത്. ഒന്നിൽ പെടാത്ത ഒന്നിനെ അതിനോട് ചേർത്ത് പറയാമെന്ന് ചുരുക്കം. ഈ സംസ്കൃത മലയാള ഭാഷയിലും അത് പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ അർജുനനോടുകൂടെ ഉപദേശിക്കുമ്പോൾ പിന്നെ അർജുനൻ ആദ്യം വ്യാകരണം പഠിപ്പിച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം സാമാന്യബോധമുള്ള ആളാണ് ഭാഷയെക്കുറിച്ചൊക്കെ. ഇന്ന് നമ്മളോട് പറയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമില്ലാത്തതുകൊണ്ട് നമ്മൾ പലതരത്തിലും അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കും. അതങ്ങനെയാണ്, ചന്ദ്രൻ നക്ഷത്രമാണോ, പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു, ഇത്രയും വിവരമില്ലാത്ത ആളാണോ ഭഗവാൻ, എനിക്കതിനും കൂടുതൽ വിവരമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയും. അപ്പം അത് കേവലം ഭാഷാപ്രയോഗത്തിലെ ചില പ്രത്യേകതകൾ മാത്രമാണ്. പിന്നെ വ്യാഖ്യാനിക്കുന്നവന് ഇതിനെക്കുറിച്ചൊന്നും ഒരറിവും വേണമെന്നില്ല. അവരിതെല്ലാം വ്യാഖ്യാനിച്ച് തള്ളും. അതുകൊണ്ട് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. ഉത്തമ സ്ത്രീണാം, സ്ത്രീകളിൽ ഉത്തമളതായ സ്ത്രീകൾ, കാരണം അവർ ദേവകന്യകമാരാണ്, യശുമാരുടെ ഭാര്യമാരാണ്, ആ തരത്തിലുള്ള അവർ ഉത്തമങ്ങളാണ്. അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉത്തമങ്ങളായ ഗുണങ്ങൾ, സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ടതായി കരുതുന്ന ഗുണങ്ങൾ, ഉള്ളതായ ഗുണങ്ങൾ. യാസാം ആഭാസ മാത്ര സംബന്ധേനാപി ലോകകൃതാർത്ഥം ആത്മാനം മന്യതേ. യാസാം ഈ ഉത്തമമായ ഗുണങ്ങൾ ആഭാസമാത്ര സംബന്ധേനാപി, ഇതിന്റെ ഒരു ലേശമെങ്കിലും ഒരു സ്ത്രീയിലുണ്ടായിരുന്നാൽ ലോക ജനം എന്ത് ചെയ്യുന്നു? കൃതാർത്ഥം ആത്മാനം മന്യതേ. ജനം അവർ കൃതാർത്ഥരായെന്ന് കരുത്. എന്നുവെച്ചാൽ ഈ പറയുന്ന ഗുണങ്ങളിൽ ലേശമെങ്കിലും ഉള്ള ഒരു സ്ത്രീ ആ സ്ത്രീയോട് ബന്ധപ്പെട്ട പുരുഷൻ കരുതും താൻ കൃതാർത്ഥനായെന്ന്. കാരണം അത്രയും ശ്രേഷ്ഠമായ ഗുണങ്ങളാണ് ഇതെന്നർത്ഥം. എന്നുവെച്ചാൽ ഇതില്ലാത്ത സ്ത്രീകളുമായിട്ടാണ് ബന്ധമെങ്കിൽ അത് നരകമായിരിക്കും. അതുകൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പം മനുഷ്യനെ കൃതാർത്ഥനാക്കുന്നതാണ് സ്ത്രീയുടെ ഈ ഗുണങ്ങൾ, ശ്രേഷ്ഠമാണ് ആ രീതിയിൽ. അതുകൊണ്ട് അതേസമയം മേനേജറിൽ പറയുന്നു നാരീ വിശേഷ നിർദ്ധാരണം, നിർദ്ധാരണ ഷഷ്ടി എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. ഇത് നാരീ വിശേഷ നിർദ്ധാരണം ചെയ്യുകയാണ്. അതായത് ചില വിശേഷ നാരികൾ, പുരാണ പ്രസിദ്ധമായിരിക്കുന്ന ശ്രേഷ്ഠകളായ സ്ത്രീകളെ കുറിച്ച് പറയുകയാണ് എന്നും അങ്ങനെയും പറയുന്നുണ്ട്. രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം ആൾക്കാരിങ്ങനെ വിവരമില്ലാത്തവരും കയറി വ്യാഖ്യാനിച്ചു കളയും. എന്തെഴുതി വെച്ചാൽ ആരെഴുതിയാൽ? അതുകൊണ്ടൊരു പഴയ പണ്ഡിതൻ ഒരു പുസ്തകം എഴുതി വെച്ച്, എന്നിട്ട് അവസാനം എഴുതി മാസ്മിൻ ഖല ഖേലതു, ഇതിന് വിവരമില്ലാത്ത ഒരുത്തനത് കയറി വ്യാഖ്യാനിക്കരുത് എന്ന് അവസാനം എഴുതിയും വെച്ചു. എന്ന് പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. അത്രയും ക്ലിഷ്ടമായിട്ട് എഴുതി വെച്ചു. കാരണം ഈ വ്യാഖ്യാതാക്കളുടെ ശല്യം, ആൾക്കാർ ഇതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാതാക്കളുടെ ശല്യം സഹിക്കാതെ വന്നപ്പം അതിനുവേണ്ടി തന്നെ ഒരു പുസ്തകം, ആരും വ്യാഖ്യാനിക്കാതിരിക്കാൻ ഒരു വലിയ പണ്ഡിതൻ ഒരു പുസ്തകം എഴുതി. എന്നിട്ട് അതിൽ അവസാനം എഴുതിയും വെച്ച് ഇതിന് ഒരുത്തനും ഇത് വ്യാഖ്യാനിക്കരുതെന്ന്. ആർക്കും വ്യാഖ്യാനിക്കാനും പറ്റത്തില്ല, കാരണം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ടേ വ്യാഖ്യാനിക്കാൻ. അങ്ങനെയും പുസ്തകം എഴുതിയിട്ടുണ്ട്. അല്ല, എന്തെങ്കിലും ഒന്ന് ചെറുതായി പിടിയിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വ്യാഖ്യാനിച്ചോളും അവരവരുടെ മനോധർമ്മം അനുസരിച്ച്. ശ്രീഹർഷൻ അദ്ദേഹം അങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. ബൃഹത് സാമ തഥാ സാമ്നാം ഗായത്രീ ചന്ദ സാമഹം മാസാനാം മാർഗശീഷോഹം രതോനാം കുസുമാകരഃ. ബൃഹസ്സാമ, ബൃഹസ്സാമ തഥാ സാമ്നാം പ്രധാന വസ്തു. സാമങ്ങളിൽ ഒരു ഭാഗമാണ്, പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ബൃഹസ്സാമ എന്ന് പറയുന്ന ഭാഗം. ബൃഹിച്ഛവായുധമഗ്രേ രഥന്തിരഞ്ച ആസ്ഥാം വാക്ഛവൈ എന്നെല്ലാം പറഞ്ഞ് ശ്രുതി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബൃഹസ്സാമ എന്ന് പറയുന്നൊരു ഭാഗം, സാമങ്ങളിൽ വെച്ച് ഞാൻ ആ ബൃഹസ്സാമമാണ്, പ്രധാനമസ്മി. ഗായത്രി ഛന്ദസാമഹം, വൈദിക ഛന്ദസ്സുകൾ, ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുക്, ഇങ്ങനെ വൈദിക ഛന്ദസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഗായത്രിയാണ് ഞാൻ. ഗായത്രിയാദി ഛന്ദോവിശിഷ്ടാനാം ഗർജാം ഗായത്രി ഇർക് അഹം അസ്മീത്യർത്ഥ. ഋക്കുകളിൽ മന്ത്രങ്ങളിൽ ഗായത്രിയാദി പല ഛന്ദസ്സുകളെ കുറിച്ചും പറയുന്നുണ്ട്. വൃത്തം അതാണ് ഛന്ദോ വിശിഷ്ടാനാമൃചാം. ഋക്കുകൾ ഛന്ദസ്സോടുകൂടിയതാണ്, ഋക്കുകൾ വൈദിക ഛന്ദസ്സുകൾ. അതിൽ ഗായത്രി ഇർഖം, ഗായത്രി ഛന്ദസ്സോടുകൂടിയിരിക്കുന്ന ഇർഖ്. അതാണ് കേവലം ഛന്ദസ് എന്ന് പറയണ്ട, അതുകൊണ്ട് അതിന് വൈദിക മന്ത്രങ്ങളോട് ബന്ധപ്പെടുത്തി പറയുകയാണ്. ഗായത്രി ഛന്ദസ്സോടുകൂടിയിരിക്കുന്ന ഇർക്കാണ് ഞാൻ, കാരണം മുമ്പ് സാമത്തെ കുറിച്ച് പറഞ്ഞു. പ്രധാനപ്പെട്ടതാണ് ഇറക്കുകൾ, അതുകൊണ്ട് ഭാഷകാരനെ ഇറുക്കിനോട് ബന്ധപ്പെടുത്തി ആ ഗായത്രി ഛന്ദസ്സോടുകൂടി ഇറുക്കാണ് ഞാനെന്ന് പറഞ്ഞു. രാമാനുജനും മറ്റും ഗായത്രി ഛന്ദസ് ഞാൻ ഇറുക്കിനോട് ബന്ധപ്പെടുത്തുന്നില്ല, ഛന്ദസ്സുകളിൽ ഗായത്രിയാണ് ഞാൻ എന്ന് പറയുന്നു. മാസാന മാർഗശീർഷോഹം, മാർഗശീർഷ മാസം. പഴയകാലത്ത് ചില കാലഗണനയിൽ മാർഗശീർഷ മാസം മുതൽ മാസങ്ങളെ ഗണിച്ചിരുന്ന ഒന്നാം മാസമായിട്ട്, അതാണ് അതിൻ്റെ പ്രാധാന്യമെന്നാണ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്. പിന്നെ നല്ല മാസമാണ്, ആ രീതിയിലും മൃഗശീർഷം എന്ന് പറയുന്ന നക്ഷത്രത്തോട് യുക്തമായിരിക്കുന്നു. പൗർണമാസി ഉള്ളതുകൊണ്ട് മാർഗശീർഷ മാസത്തിന് പ്രാധാന്യമുണ്ട്, അങ്ങനെ ചെറിയ വ്യാഖ്യാനിക്കുന്നു. ഋതുവിനാം കുസുമാകര വസന്ത, ഋതുക്കളിൽ വെച്ച് ഞാൻ വസന്തമാണ്. വസന്തത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, കാരണം വസന്തേ ജതി, യാഗങ്ങളും മറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നതും വസന്തകാലമാണ്. അതുകൊണ്ടും വസന്തത്തിന് പ്രാധാന്യമുണ്ട്. കാലം എന്നുള്ള നിലയ്ക്കും ഋതുക്കൾ എന്നുള്ള നിലയ്ക്കും അതിന് പ്രാധാന്യമുണ്ട്. വസന്തോ രമണീയത്വ പറയുന്ന ഏറ്റവും രമണീയമായ കാലമാണ് വസന്തം, അത് ഞാനാണ്. ബൃഹത് സാമ തഥാ സാമ്നാം ഗായത്രീ ഛന്ദ സാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ദ്യൂതം ഛലയദാമസ്മി തേജസ്തേജസി നാമഹം ദയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ദ്യൂതം അക്ഷം അക്ഷദേവനാദിലക്ഷണം ഛലയദാം ഛലസ്യ കത്രണ അസ്മി. അക്ഷദേവനം ചൂതുകളി, അതിനാണ് ഇവിടെ ചൂതെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഛലയദാം ഛലങ്ങൾ, ഛലം എന്ന് പറയുമ്പോൾ വിനോദങ്ങൾ, വിനോദങ്ങളിൽ ജയപരാജയങ്ങൾ സംഭവിക്കുന്നു, കളിക്കുന്നവർക്ക് ജയപരാജയങ്ങൾ സംഭവിക്കുന്ന വിനോദങ്ങൾ, അതിനാണ് ഛലം എന്ന് പറയുന്നത്. വഞ്ചന എന്നുള്ള അർത്ഥത്തിലും സാധാരണ ഛലം എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ആ രീതിയിലാണ്. പിന്നെ അതിൽ പല ചതികൾ ചെയ്യാനും കഴിയും, അതുകൊണ്ടും അതിന് എടുത്തു പറയുന്നു. പക്ഷെ അതൊരു വിനോദമാണ്. പഴയകാലത്ത് പ്രത്യേകിച്ചും രാജാക്കന്മാരുടെയും മറ്റും വിനോദമാണ്, ആ വിനോദങ്ങളിൽ വെച്ച് മുഖ്യമായിട്ടുള്ളത് ജയപരാജയങ്ങൾ നിർണയിക്കുന്നു. അത് ഞാനാണ്, അതത്ര നല്ലതല്ലോ, നല്ലതല്ലാത്തതിന് എന്തിനും ഞാനെന്ന് പറഞ്ഞു എന്ന് ചോദിക്കും. അവസാനം പറയും സദസത്യാഹം അർജുന, സത്വം അസത്വമായിരിക്കുന്ന സർവവും ഞാൻ തന്നെയാണ്. അല്ല, സത്ത് മാത്രം ഞാനെന്ന് കരുതണ്ട, അസത്തായിരിക്കുന്ന സർവവും ഞാൻ തന്നെയാണ്. ഈശ്വരന് പക്ഷഭേദം. തേജസ് തേജസ്സിനാമഹം പറയുന്നു, തേജസ്സുകളിലിരിക്കുന്ന തേജസ് അത് ഞാൻ തന്നെയാണ്. ജയോസ്മി ജയത്രീണാം, വിജയിക്കുന്നവരിൽ ജയമായിരിക്കുന്ന ഞാനാണ്. വ്യവസായോസ്മി പരിശ്രമമായിരിക്കുന്നു, വ്യവസായം എന്ന് വെച്ചാൽ പരിശ്രമം. വ്യവസായി നാം പരിശ്രമികൾ, ശ്രമിക്കുന്നവർ അവരിലിരിക്കുന്ന ആ പരിശ്രമം അത് ഞാനാണ്. സത്വം സത്വപദാമഹം, സത്വം സത്വപദാം സാത്വികാനാം, സാത്വികന്മാരിലിരിക്കുന്ന ആ സത്വം അത് ഞാൻ തന്നെയാണ്. ദ്യൂതം ഛലയദാമസ്മി തേജസ് തേജസ്വി നാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം വിഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാമപ്യഹം വ്യാസ കവീനാമുശനാ കവി വിഷ്ണീനാം യാദവാനാം വാസുദേവോസ്മി. വിഷ്ണികളിൽ, വിഷ്ണുവംശത്തിൽപ്പെട്ടവരിൽ ആ വാസുദേവനായിരിക്കുന്നവൻ ഞാനാണെന്നാണ്. അപ്പൊ ഈ പറയുന്നതോ, ഇപ്പൊ പറയുന്നയാൾ വാസുദേവനായിട്ടല്ല പറയുന്നു, മഹായോഗീശ്വരോ ഹരി. അടുത്ത വ്യാസം പറയും എന്താണോ, മഹായോഗീശ്വരനായിരിക്കുന്ന ഹരിയായിട്ടാണ് പറയുന്നത്. അപ്പൊ താൻ ആ വസുദേവന്റെ പുത്രനായി നിന്നുകൊണ്ട് ഇത്രയൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ. അവസാനം പറയും എന്താണോ, യോഗാവിഷ്ഠ ചേതസ്. ഞാൻ ഗീത ഉപദേശിച്ചത് ആദ്യന്തം യോഗാവിഷ്ഠ ചേതസ്സായിട്ടാണ്. അപ്പോൾ അതൊരു അലൗകികമായ ഭാവത്തിലാണ് പറയുന്നത്. അങ്ങനെ ഒരു അലൗകികമായ ഭാവത്തിൽ പറയുമ്പോൾ ഈ വാസുദേവനും മറ്റും തൻ്റെ ഒരു വിഭൂതി മാത്രമേ ആകുന്നു, ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അത് പറയുമല്ലോ പാണ്ഡവാന ധനഞ്ജയ, പാണ്ഡവന്മാരിൽ ധനഞ്ജയനായിരിക്കുന്ന നീ, അതും എൻ്റെ ഒരു ഭാവം തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭഗവാൻ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഈ വസുദേവ പുത്രനായ മനുഷ്യനെന്നുള്ള ആ ഭാവം വിട്ടിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ എൻ്റേതിങ്ങനെ പറഞ്ഞ് തൻ്റെ ഈശ്വരീയത അല്ലെങ്കിൽ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ ആണ് ആ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നത്. വാസുദേവൻ എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യനെ ആകുന്നുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഭാവം മാത്രമാണ് ആ വാസുദേവനായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ തൻ്റെ അലൗകികമായ ഒരു നിലയിവിടെ വെളിപ്പെടുത്തുകയാണ്. അയമേവാഹം തുത്സഖ പറയുന്നു, നിന്റെ ഈ സഖാവായിരിക്കുന്ന അവൻ അത് ഞാനാണ് പറയുന്നു. പാണ്ഡവാനാം ധനഞ്ജയ ത്വമേവ, പാണ്ഡവന്മാരിലാണെങ്കിലോ ധനഞ്ജയനായിരിക്കുന്നു ഞാൻ തന്നെയാണ്. മനനശീലാനാം മുനീനാം സർവപദാർത്ഥ ജ്ഞാനിനാം അപ്യഹം വ്യാസ. മനനശീലന്മാരെ മുനികൾ, മനനശീലം എന്ന് പറഞ്ഞാൽ എന്താണ്, സർവപദാർത്ഥ വിജ്ഞാനിനാം, സർവപദാർത്ഥ ജ്ഞാനമുള്ളവരാണ്. മനനം ചെയ്യുന്നതുകൊണ്ട് തന്നെ സർവപദാർത്ഥ രഹസ്യം അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൽ ഞാൻ വ്യാസനായിരിക്കുന്നു. കവീനാം ക്രാന്തദർശിന ഉശന കവിരശ്മി ശുക്രാചാര്യൻ. കവി എന്ന് പറയുന്ന ഇവിടെ സാറിന് പാട്ടെഴുതുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല, ക്രാന്തദർശി എന്നുള്ള അർത്ഥത്തിലാണ്. ക്രാന്തമായി ദർശിക്കുന്നവൻ, അതിക്രമിച്ച് പ്രപഞ്ചതത്വത്തെ അതിൻ്റെ ബാഹ്യമായ സ്ഥൂലമായ ഭാവങ്ങളെല്ലാം അതിക്രമിച്ച് ഗ്രഹിക്കുന്നവൻ, സൂക്ഷ്മമായി ഗ്രഹിക്കുന്നവനവനാണ് ക്രാന്തദർശി. അതിൽ ശുക്രാചാര്യൻ ഞാനാണ്. വിഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാമപ്യഹം വ്യാസ കവീനാമുശന കവി. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ദണ്ഡോ ദമയതാം ദമയിത്രീണാം അസ്മി അദാന്താനാം ദമകാരണം നീതിരശ്മി. ദണ്ഡം ദമയദാം മര്യാദ പഠിപ്പിക്കുന്നവ, മര്യാദ പഠിപ്പിക്കാൻ പലതുമുണ്ട്, അതിനാണ് ദണ്ഡം എന്ന് പറയുന്നത്. ദമയതൃണാം അസ്മി, അദാന്താനാം മര്യാദ ഇല്ലാത്തവർക്ക് ദമകാരണം മര്യാദയ്ക്ക് കാരണമായിരിക്കുന്നത്, അതിനാണ് ദണ്ഡം എന്ന് പറയുന്നത്. സാധാരണ പറയും ശിക്ഷ എന്ന് പറയും. ദണ്ഡനീതി എന്ന് പറയും. അത് ഞാനാണ്. നീതിരശ്മി ജിഗീഷതാം ജീതമിച്ഛതാം, ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് യുദ്ധത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും അവരിൽ കാണുന്ന നീതിയുടെ ഭാഗം അത് ഞാനാണ്. കാരണം അനീതിയിലൂടെയും ഒരാൾ ജയിക്കാൻ ശ്രമിക്കും. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതിൽ ആ നീതി അത് ഞാനാണ്. മൗനം ചെയ്യുവാസ്മി ഗുഹ്യാന ഗോപ്യാന, ഗോപ്യമായിരിക്കുന്നവയിൽ വാചം യമ വാക് യമം മൗനം അത് ഞാനാണ്. മൗനം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ രഹസ്യമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്തതാണ്. മൗനത്തെ പിന്നെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല, കാരണം അത് തന്നെയാണ് മൗനം എന്ന് പറയുന്നത്. വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒന്ന്, പരമമായിട്ടുള്ള ഒന്ന് മൗനമാണ്. അത് ഞാനാണ്. യമിധർമ്മം, യമികളുടെയും മറ്റും ധർമ്മമായി പറയുന്നതാണ് മൗനം. ജ്ഞാനം ജ്ഞാനവതാമഹം, ജ്ഞാനവാന്മാരിൽ ജ്ഞാനമായിരിക്കുന്ന ഞാനാണ്. ദണ്ഡോ ദമയതാമസ്മി നീതിരശ്മി ജിഗീഷതാം മൗനം ചെയ്യുവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം യച്ഛാമി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാത് ഭൂതം ചരാചരം യച്ഛാമി സർവഭൂതാനാം ബീജം പ്രരോഹകാരണം, പ്രരോഹത്തിന് എന്റെ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്നത് ബീജമായിരിക്കുന്നത് ഞാനാണ്. തദഹം അർജുന, പ്രകരണ ഉപസംഹാരാർത്ഥം പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഉപസംഹരിക്കുന്നതിന് വേണ്ടി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നു. വിഭൂതി സംക്ഷേപമാണ്, വിഭൂതി ഇവിടെ സംക്ഷേപിച്ച് പറയുകയാണ്. അതായത് ഇങ്ങനെ പറഞ്ഞല്ലോ നാം തോസ്തി, എന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനമില്ല. അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന തദസ്തി ഭൂതം ചരാചരം ചരം അചരം വാ മയാവിന യസ്യാത് ഭവി, അങ്ങനെ പറഞ്ഞു പോയാൽ അതിനവസാനമില്ല. ഭൂതം ചരാചരം ചരമചരം വാ, ചരമായിട്ടോ അചരമായിട്ടോ മയാവിന എന്നെ കൂടാതെ ഒന്നും തന്നെ ഇല്ല. യസ്യാത് അങ്ങനെ ഒന്നില്ല, ഞാൻ തന്നെയാണ് സർവവുമായി നിൽക്കുന്നു എന്നർത്ഥം. മയാ അപ്രകൃഷ്ടം പരിത്യക്തം നിരാത്മകം ശൂന്യം ഹി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തുവരും? അത് തത്വരഹിതമായി പോകും. അങ്ങനെ ഒന്നില്ല. മയാപകൃഷ്ടം ഞാനില്ലാത്തത്, പരിത്യക്തം എന്നാൽ ഒഴിവാക്കപ്പെട്ടത്, നിരാത്മകം മതാത്മശൂന്യമായിരിക്കും. അതോ മതാത്മകം സർവം പറയുന്നതിന്റെ താല്പര്യം അതാണ്, മതാത്മകമാണ്. എന്നാൽ പിന്നെ ഇതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ മതാത്മകം സർവം, ഞാൻ സർവവുമാണെന്ന് പറഞ്ഞാൽ മതി. എന്തിനു ഓരോന്നും എണ്ണി എണ്ണി പറയണം? കാരണം ഇവിടെ ശ്രോതാവിന്റെ ബുദ്ധി അങ്ങനെ മതാത്മകമായിട്ടല്ല ഇരിക്കുന്നത്, ഏകാത്മകമായിട്ടല്ല ഇരിക്കുന്നത്, നാനാഭാവങ്ങളിലിരിക്കുകയാണ്. അവൻ പലതിനെയും വലുതെന്നും ചെറുതെന്നും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവൻ കാണുന്ന പ്രാധാന്യമനുസരിച്ച് നല്ലതിലായാലും ചീത്തയിലായാലും, അവൻ കാണുന്ന പ്രാധാന്യമനുസരിച്ച് അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് പതിയത്തക്ക രീതിയിൽ ശ്രദ്ധ വരത്തത്ത രീതിയിൽ എന്തൊക്കെയുണ്ടോ അത് ഓരോന്നിനെയും എണ്ണി എണ്ണി പറയുകയാണ്. ഞാനതാണ് ഞാനതാണ് എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, മതാത്മകം സർവം, ഞാൻ തന്നെയാണ് സർവം. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഓരോന്നിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. പ്രസിദ്ധമായത് പ്രധാനപ്പെട്ടതെല്ലാം ഞാനാണ്. യച്ചാപി സർവഭൂതാനാം ബീജം തദഹം അർജുന ന തദസ്തി വിനാ യസ്യാത് മയാ ഭൂതം ചരാചരം നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ യേഷതുദ്ദേശത പ്രോക്തോ വിഭൂതേർവിസ്തരോ മയാ നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം വിസ്തരാണാം പരന്തപ. ഇതിനവസാനമില്ല. എന്റെ ദിവ്യമായ അലൗകികങ്ങളായിരിക്കുന്ന ഈശ്വരീയമായിരിക്കുന്ന വിഭൂതികൾക്ക് അവസാനമില്ല. പരന്തപ ഈശ്വരസ്യ സർവാത്മനോ ദിവ്യാനാം വിഭൂതീനാം ഇയത്താ ശക്യ വക്തം ഞാതുംബാകേന. ഈശ്വരൻ എന്താണ്? സർവാത്മാവായിരിക്കുന്നു. ഈശ്വരന്റെ ആ ദിവ്യമായ വിഭൂതികൾ, അതിന്റെ ഇയത്ത അളവ് ഇത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം ഭക്തും പറയാനോ ജ്ഞാതും അറിയാനോ കേനജിത് എന്ന ശക്തി ആരാണ് സാധ്യമല്ല? അതാർക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടെന്താണ്? യേശത് ഉദ്ദേശത ഏകദേശേന പുറത്ത്, ഞാനിതിന്റെ ഒരു ഭാഗം പറഞ്ഞു, ഒരു അംശത്തെ പറഞ്ഞു. വിഭൂതേർ വിസ്തരവുമയ, എന്റെ വിഭൂതികളുടെ ആ വലുപ്പം അതുപോലെ പറഞ്ഞില്ല, ഒരു ഭാഗം പറഞ്ഞു. അർജുനൻ ആവശ്യപ്പെട്ട വിഭൂതിയും യോഗം അതൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഭഗവാൻ പറയും ചെയ്തു, എന്താണ് ഏതാം വിഭൂതിയും യോഗം, എന്റെ വിഭൂതികളുണ്ട് യോഗമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നപ്പോ ചില കാര്യങ്ങളങ്ങ് പറഞ്ഞു. അത് ഈശ്വരന്റെ സർവാത്മകത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ടു. ഈശ്വരൻ സർവാത്മാവാണെന്നറിയുന്നതിന് അതങ്ങ് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഓരോരോ വസ്തുക്കളെ എണ്ണിപ്പറയേണ്ട കാര്യമുണ്ട്. ഈ ഓരോരോ വസ്തുക്കൾ ഇവിടെ എണ്ണിപ്പറയുന്നത് എന്താണ്? അത് പറയുന്നത് കൃഷ്ണൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അർജുനന് വെളിപ്പെടണം, അർജുനനിലൂടെ ലോകത്തിന് വെളിപ്പെടണം, അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈശ്വരൻ സർവാത്മാവാണ്, ഞാൻ സർവാത്മാവാണെന്നല്ല ഏത് മൂർഖനും പറയാം, ഈശ്വരൻ തന്നെ പറയണമെന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടെ ഭഗവാൻ ചെയ്യുന്ന എന്താണ്? തന്നെ സ്വയം വെളിപ്പെടുത്തുകയാണ്. അതങ്ങനെ പറയാൻ സാധാരണ ഒരാൾക്ക്, പഠിച്ചു പറയുന്ന ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാനാണ് സൂര്യനായി നിൽക്കുന്നതും ഞാനാണ് ചന്ദ്രനായി നിൽക്കുന്നതും എന്ന് പറയുന്നതിന് ഒരു അവതാര പുരുഷനെ കഴിയും. അഹം ബ്രഹ്മാസ്മി എന്ന് ആർക്കും പറയാം, എല്ലാ കുട്ടികളും പറയാറുമുണ്ട്. പക്ഷെ ഇതത് പറയാൻ പറ്റത്തില്ല. അതാണ് ഭഗവത്ഗീതയുടെ അപൂർവത എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉപദേഷ്ടാവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, തന്നെ ഈശ്വരനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് മറ്റാർക്കും സാധ്യമല്ല. അത് ശ്രീകൃഷ്ണനല്ലാതെ വേറൊരാൾക്ക് സാധ്യമല്ല. ആ രീതിയിൽ തന്നെ വെളിപ്പെടുത്താം. അങ്ങനെ പറയാൻ വേറെ ആർക്കും ധൈര്യം വരത്തില്ല. അതുകൊണ്ട് നമ്മളും അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ ഇതുപോലെ പരസ്യമായി പറയാനുള്ള തൻ്റെ ഇടം വരത്തില്ല. അത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചരിത്രത്തിൽ ഒരാളേ ഉള്ളൂ. രാമഗീതിയുണ്ട്, രാമൻ ഉപദേശിച്ചിട്ടുണ്ട്, മറ്റ് പലരും ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സ്വയം വെളിപ്പെടുത്തി തന്റെ ദിവ്യത്വത്തെ ഈശ്വരീയതയെ ഇതുപോലെ പരസ്യമായി പറഞ്ഞിട്ടുള്ള വേറെ ഒരു അവതാരങ്ങളുമില്ല. അതാണ് ഗീതയുടെ പ്രത്യേകത. അല്ലാതെ തത്വം പറയുന്നതാണെങ്കിൽ, തത്വങ്ങൾ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ തത്വം പറയുക എന്നുള്ള അല്ല, അത് ഗീതയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഗീതയുടെ മുഖ്യമായൊരു ഭാഗം എന്ന് പറയുന്നത് ആ ശ്രീകൃഷ്ണനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് പറഞ്ഞതുകൊണ്ടുമായി, കാരണം ഇത് എല്ലാം ഇങ്ങനെയാണെന്നിപ്പോൾ ഇതെല്ലാം കാണാതെ പഠിച്ച ഒരാൾക്ക് പറയാം, പിന്നെ അത് കേൾക്കുന്നതാണ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് അടുത്ത അധ്യായത്തിൽ ചെയ്യുന്നത്. ഏതാം വിഭൂതിയും യോഗം ചെയ്യും, വിഭൂതികളെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആ യോഗത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇത് രണ്ടുമാണ് ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. തത്വം മാത്രമാണ്. നന്ദോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷതുദ്ദേശത പ്രോക്തോ വിഭൂതിർവിസ്തരോ മയാ യദ്യന്വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം യദ്യത് ലോകേ ഈ ലോകത്ത് വെച്ചാൽ നീ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായിട്ട് എന്തൊക്കെയുണ്ടോ അതിൽ വിഭൂതിമത് വിഭൂതിയുക്തം ഐശ്വര്യയുക്തം കല്യാണയുക്തം മംഗളയുക്തമായി സത്വം വസ്തു സത്തായ വസ്തുക്കൾ ശ്രീമത് ശ്രീയോടുകൂടിയിരിക്കുന്നത് ഊർജിതം മേവവ ശ്രീലക്ഷ്മീഹി തയാ സഹിതം. വിഭൂതിക്കും ശ്രീ എന്നുള്ള അർത്ഥമുണ്ട്. വിഭൂതി എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ ഉൾക്കൊള്ളും, വിവിധ ഭാവങ്ങളെല്ലാം സത്തായ സർവഭാവങ്ങളെയും ഉൾക്കൊള്ളും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീ ഐശ്വര്യം. ശ്രീലക്ഷ്മീഹി തയാ സഹിതം ഊർജിതം പറയുന്നു ഉത്സാഹോപേതം, ഉത്സാഹത്തോടു കൂടിയിരിക്കുന്നത്. ഉത്സാഹം എന്ന് പറയുന്നത് ശ്രമം, മനുഷ്യന് പരിശ്രമം. അതെല്ലാം നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്. വ്യക്തികളിൽ ഐശ്വര്യം കാണുന്നുണ്ട്, വിവിധ ഭാവങ്ങൾ വിഭൂതികൾ കാണുന്നുണ്ട്, ഈശ്വരീയമായ വിഭൂതികൾ കാണുന്നുണ്ട്, ഐശ്വര്യം കാണുന്നുണ്ട്, മഹത്തായ കർമ്മങ്ങൾ. അതാണ് ഊർജിതം എന്നുകൊണ്ട് പറയുന്നത്, ഉത്സാഹോപേതം. ലോകക്ഷേമ പ്രവർത്തനങ്ങൾ തത്തദേവ അവഗച്ഛത്വം ജാനീഹി, അതിനെല്ലാം നീ മനസ്സിലാക്കണം. അത് ഓരോന്നും നീ മനസ്സിലാക്കണം. എന്താണ് മമ ഈശ്വരസ്യ തേജോംശ സംഭവം? അതെല്ലാം ഈശ്വരന്റെ തേജോംശ, ഈശ്വരന്റെ തേജസ് തേജോംശത്തിൽ നിന്നുണ്ടായതാണ്. തേജസ്സോ അംശേകദേശ സംഭവം യസ്യ, ആ തേജസ്സിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ ശ്രദ്ധേയമായി ഈ പ്രപഞ്ചത്തിൽ നീ എന്ത് കാണുന്നുണ്ടോ, ഐശ്വര്യയുക്തമായി ശ്രീയുക്തമായി ശ്രേഷ്ഠമായിട്ട് നീ എന്തെല്ലാം കാണുന്നുണ്ടോ, അതെല്ലാം എന്താണോ എന്റെ തന്നെ അംശമാണ്. എന്റെ തേജസ് എന്റെ തേജോംശത്തിൽ നിന്നുണ്ടായതാണ്, എന്റെ ശക്തി അംശത്തിൽ നിന്നുണ്ടായതാണ്, എന്റെ ശക്തി അംശമാണ് എന്ന് മനസ്സിലാക്കൂ. തേജ പര അഭിഭവന സാമർഥ്യം, മറ്റ് ഒന്നിനെ കീഴ്പ്പെടുത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റെല്ലാത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്നു, അതിനാണ് തേജസ് എന്ന് പറയുന്നത്. മമ അചിന്തിശക്തി നിയമന ശക്തി ഏകദേശ സംഭവം, ഞാൻ അചിന്ത്യമായ ശക്തിയോടുകൂടിയവനാണ്, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതിന് ശക്തിയോടുകൂടിയവനാണ്. അതിന്റെ ഒരു അംശമാണ് ഈ ലോകത്ത് പ്രകടമായി കാണുന്ന വിഭൂതി വിശേഷങ്ങളെല്ലാം. അത് മനുഷ്യരിലായാലും ശരി മറ്റെവിടെ ആയാലും ശരി, അല്ല എന്റെ അംശമായി നീ കാണുക, ഈശ്വരാംശം പ്രകടമായതായി നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തന്റെ വിഭൂതികൾ ഏത് കാലത്തും ഏത് ലോകത്തും നിലനിൽക്കുന്നതാണ്. അത് സാമാന്യതയിൽ നിന്നും വിലക്ഷണമായിട്ട് പ്രത്യേകമായിട്ട് കാണപ്പെടുന്നതാണ്. അത് കാണുമ്പോൾ നീ മനസ്സിലാക്കണം ഇവിടെ ഈശ്വര ചൈതന്യമുണ്ട്, ഇത് ഈശ്വരാംശമാണ് ഈ കാണുന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനെ ഈശ്വരനായി ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ പറയും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ, ഇവിടെ പറഞ്ഞല്ലോ എല്ലാ വിഭൂതികളും യോഗവും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് ലോകത്തിന് അനുഭവപ്പെട്ടതാണ് കൃഷ്ണൻ. അതുകൊണ്ട് പറയുന്നത് ഭഗവാൻ സ്വയമാണ്. എന്നാൽ ആ കൃഷ്ണ അംശമായിട്ട് ലോകത്ത് പിന്നീടും ഒരുപാട് രൂപങ്ങൾ ആവിർഭവിച്ചിട്ടുണ്ട്. അത് ആവിർഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം. അതിനെല്ലാം തിരിച്ചറിയുക, അത് ഈശ്വരാംശമായിട്ട് തിരിച്ചറിയുക, ഉപാസിക്കുക, അതിൻ്റെ ഒരു പ്രമാണപത്രമാണ് ഈ പറയുന്ന ശ്ലോകം. യദ്യദ്വിഭൂതിമത്സത്വം ശ്രീമദ് ഊർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. അഥവാ ബഹുനൈതേന കിംജ്ഞാതേന തവ അർജുന വിഷ്ടഭ്യാഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. നേരത്തെ പറഞ്ഞു വിഭൂതിയും യോഗവും. ആ വിഭൂതികളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞു കഴിഞ്ഞത്. ഇനി തന്റെ യോഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. അടുത്ത അധ്യായത്തിലും അതാണ് തുടർന്നു പോകുന്നു. എന്താണ് തന്റെ ഐശ്വര്യം? അഥവാ ബഹുവിന ഏതേന യുവമാതിന കിം ജ്ഞാതീന തവാർജുന സാവശേഷേണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ാണ് പറയുന്നു. ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയുന്നുകൊണ്ട് എന്താ പ്രയോജനം? കിം ജ്ഞാതേന അശേഷത ത്വം ഇമം ഉച്യമാനം അർത്ഥം ചെയ്യുന്നു. അതിനെ പൂർണ്ണമായി തന്നെ പറയാം. എന്റെ അംശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, പൂർണ്ണമായും പറയാം. വിഷ്ടഭ്യ വിശേഷത സ്തംഭനം ദൃഢം കൃത്വായുധം. കൃഷ്ണം ജഗത് ഈ സമ്പൂർണ്ണ ജഗത്തെയും വിശേഷത സ്തംഭനം ദൃഢം കൃത്വ വിശേഷമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനെ ഞാൻ എന്നിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ ജഗത്തിന് ഏകാംശേന അതെവിടെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു? എന്റെ ഒരു ഭാഗത്ത് ജഗത്തിന് ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. ഏകാവേന ഏകപാതേന എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാംശ ഒരു ഭാഗം. അങ്ങനെ സങ്കല്പിക്കുക, ഈശ്വരന് അനേക ഭാഗങ്ങളുണ്ടെന്ന് അങ്ങനെ സങ്കല്പിച്ചാൽ അതിലൊരു ഭാഗത്തെ എടുക്കുക. സർവഭൂതസ്വരൂപീണേക്കിയത് ആ ഒരു ഭാഗത്തിൽ സർവഭൂതസ്വരൂപനായി ഞാൻ നിലനിൽക്കുന്നു. ഇതിനെല്ലാം എന്നിൽ ഉറപ്പിച്ചിരിക്കുന്നു, ബന്ധിച്ചിരിക്കുന്നു. തഥാച മന്ത്രവർണ്ണ ഋക് സംഹിതയിൽ ഇതെന്നെ പറയുന്നു. പാദോസ്യ വിശ്വാഭൂതാനി. ഇതിന് നാല് പാദങ്ങളുള്ളതായി സങ്കല്പിക്കുക, നാല് ഭാഗങ്ങൾ. പാദം എന്ന് വെച്ചാൽ ഭാഗം. അതൊരു ഭാഗത്തിൽ എന്നുവെച്ചാൽ ഒരു ചെറിയൊരു അംശം മതി ലോകത്തെ മുഴുവൻ നിലനിർത്തുന്നതിന്, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നിലനിർത്തുന്നതിന്. ഇതി സ്ഥിതോഹം, അങ്ങനെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് എൻ്റെ യോഗം, ഐശ്വര്യം എന്നിവിടെ കൃഷ്ണൻ പറയുകയാണ്. ജഗത്ത് ഈശ്വരാംശം എന്ന് പറയുമ്പോൾ ജഗത്ത് ഈശ്വരനെ അപേക്ഷിച്ച് തുച്ഛമാണ്. ഈശ്വരന്റെ അനന്തമായ ശക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ തുച്ഛമാണ്. ആ തുച്ഛമായതിനെ ഞാൻ നിലനിർത്തിയിരിക്കുന്നു, ദൃഢമായി സ്ഥിരമായി നിലനിർത്തിയിരിക്കുന്നു. ഈശ്വരൻ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇത് നിൽക്കുന്നു. ഈശ്വരൻ എപ്പോഴാണ് ഇതിനെ സംഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇത് സംഹരിക്കപ്പെടും. അല്ല, മനുഷ്യനിതിനെ അല്ലെങ്കിൽ ജീവന്മാർക്കിതിനെ സൃഷ്ടിക്കാനോ നിലനിർത്താനോ സംഹരിക്കാനോ മനുഷ്യകൃതമായി ഒരിക്കലും ജഗത്തിന് നാശം ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം മനുഷ്യനല്ല അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, കാരണം അത് ഈശ്വര നിയമം അനുസരിച്ച് ആണിത് സൃഷ്ടിക്കപ്പെട്ടത്. ആ നിയമം അനുസരിച്ച് ഇതിന് നാശവും സംഭവിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിഷ്ടഭ്യാഹം, ഞാൻ ഇതിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, എന്റെ നിയമത്തിന് അധീനമായി ഇതിനെ നിലനിർത്തിയിരിക്കുന്നു. അതാണ് എന്റെ ഐശ്വര്യം, യോഗം. മുഖ്യമായിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അർജുനോട് പറയുന്നു. അർജുന അല്ലയോ അർജുന, ഏതേന ബഹുന കിം ജ്ഞാതേന ജ്ഞാതേന കിം, ഇങ്ങനെ കൂടുതൽ കൂടുതൽ പറഞ്ഞ് നീ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇതം കൃഷ്ണം ജഗത്, ഈ സമ്പൂർണ്ണ ജഗത്തിനെയും ഏകാംശേന ഇഷ്ടഭ്യാഹം സ്ഥിത, ഒരംശം കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് ഞാൻ സ്ഥിതി ചെയ്യുകയാണ്. അതാണ് എന്റെ യോഗം എന്ന് പറയും. അഥവാ ബഹുനൈതേന കിംജ്ഞാതേന തവ അർജുന ഇഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഇവിടെയും പറയുന്ന എന്താണോ, ശ്രുതിയിൽ മറ്റും പറയുന്ന പോലെ ഈശ്വരൻ അതിന് നാനപാദങ്ങളുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്ത് പ്രപഞ്ചം നിൽക്കുന്നു, ത്രിപാദസ്യ അമൃതം ദേവി, ബാക്കി മൂന്ന് പാദങ്ങളും ശുദ്ധമാണ്. ആ രീതിയിലൊന്നും തന്നെ ഇവിടെ ഉപദേശിക്കുന്നു. ഇവിടെ ഉപദേശിക്കുന്ന എന്താണ്, ഞാൻ ഈ ലോകത്തെ ഒരു ഭാഗം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു, ബാക്കി ഭാഗങ്ങൾ ശുദ്ധമായി നിലനിൽക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഉപദേശിക്കുന്ന ആള് ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് ഗീത ഉപദേശിച്ചു. അതൊരു ചരിത്ര സത്യമാണ് എന്നിവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു കേവലം ഒരു തത്വകഥനമല്ല ഗീത, മറിച്ച് ഈശ്വരന്റെ തന്നെ മനുഷ്യരൂപത്തിൽ വന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അതാണ് ഇവിടെ ഇതിലെ പ്രത്യേകത. ഇവിടെ അടുത്ത വിശ്വരൂപ ദർശനവും അക്കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ഈശ്വരരൂപത്തിൽ, ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വരും എന്നുള്ളതിന് തെളിവാണ്. ഏകാദശോധ്യായ അർജുന ഉപാച മദനുഗ്രഹായ പരമം മുഖ്യം അധ്യാത്മസംഹിതം യത്വയോക്തം വജസ്തേന മോഹോയം മികതോ മമ. ഭഗവത വിഭൂതേഹ ഉക്താഹ, ഭഗവാന്റെ വിഭൂതികളെല്ലാം പറഞ്ഞു. തത്ര ജാ വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗതിരി ഭഗവതാഭിഹിതം ശ്രുത്വ. അവസാനം ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ് അത് കേട്ടിട്ട് ജഗദാത്മരൂപം ആദ്യം ഐശ്വര്യം തത് സാക്ഷാത്കർത്തും ഇച്ഛൻ അർജുന ഉവാച്ച. ഞാൻ ഈ ലോകത്തെ ഇങ്ങനെ ധരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അർജുനനൊരു ആഗ്രഹമുണ്ടായി. ജഗദാത്മരൂപം ആദ്യം ഐശ്വര്യം, ഐശ്വര്യം ആ യോഗം, ഈശ്വരൻ അങ്ങനെ ജഗദാത്മാവായി ജഗത് സ്വരൂപനായി നിൽക്കുന്നു, ജഗത്തിനെ അല്ലെങ്കിൽ ധരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇതൊരു തത്വം പോലെ അല്ലെങ്കിൽ ഇതൊരു കഥ പോലെ കേട്ടാൽ മാത്രം പതിയോ, ഇതൊന്ന് നേരിട്ട് കാണണമല്ലോ. ഐശ്വര്യം യോഗം, അത് അർജുനന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി. സാക്ഷാത്കർത്ത് നേരിട്ട് കാണുന്ന ഇച്ഛൻ അർജുന ഉവാച, അർജുനൻ പറഞ്ഞു. മതാനുഗ്രഹായി ഭഗവാൻ ഈ വിഭൂതികളെ കുറിച്ച് പറഞ്ഞാൽ ഇത് ആർക്കും പറയാമല്ലോ. ഞാൻ സൂര്യനാണ് ഞാൻ ചന്ദ്രനാണെന്നുള്ള ആർക്കും പറയാം. പക്ഷെ കേൾക്കുന്ന ആളിന് അതൊന്ന് അനുഭവപ്പെടുത്തി കൊടുക്കും. തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യനിൽ തന്നെയാണ് സൂര്യനും ചന്ദ്രനും എല്ലാം നിലനിൽക്കുന്നത്. ഈ പറയുന്ന ഋഷിമാരും ഇത് വെറൊരു പറച്ചിന് മാത്രമല്ല, അതങ്ങനെ അനുഭവപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും മാജിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ആ വിശ്വരൂപത്തെ, തന്റെ വിശ്വരൂപത്തെ, ജഗത് രൂപത്തെ നേരിട്ട് കാട്ടിക്കൊടുക്കുക. അത് ഒരു അവതാര പുരുഷന് മാത്രമേ അത് കാട്ടിക്കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഈ പറയുന്നവർക്കെല്ലാം അത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ചില പറയുക എനിക്കും ഉണ്ടായിട്ടുണ്ട് വിശ്വരൂപ ദർശനം. അത് മരുന്ന് കഴിച്ചാൽ മാറുന്ന, ഇതങ്ങനെ മാറുന്നതല്ല. അതുമല്ല, ഇതെന്താണ്, ഇത് അങ്ങോട്ട് പറഞ്ഞിട്ട് അർജുനൻ പറഞ്ഞു എനിക്ക് ആ വിശ്വരൂപത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശരിതാ ദിവ്യന്ത ദാമിത്യ ചക്ഷു, നിനക്ക് ആ വിശ്വരൂപത്തെ കാണുന്നതിനുള്ള ദിവ്യമായ ചക്ഷസ്സിനെ ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അർജുനെ നേരിട്ട് കാണുകയാണ്. സാധാരണ പറയുന്ന ഈശ്വരന്റെ സർവാത്മഭാവത്തെ അല്ല ഇവിടെ പറയുന്നു. ഈശ്വരന്റെ സർവാത്മഭാവത്തെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതിന് വിശ്വരൂപ ദർശനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു ഈശ്വര പുരുഷന് മാത്രം ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ, അനുഭവപ്പെടുത്തി കൊടുക്കാൻ. അതുകൊണ്ടാണ് വ്യാസം പറയുന്നത് മഹായോഗേശ്വരോ ഹരി, മഹായോഗേശ്വരനായിരിക്കുന്ന ഹരിക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. ശരിയെന്നാൽ കണ്ടോ, ഈ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, നീ ബോധ്യപ്പെട്ടോ എന്ന് പറഞ്ഞ് താൻ പറയുന്നതിനെ സത്യമായി അനുഭവപ്പെടുത്തി കൊടുക്കുക, നേരിട്ട് കാണുക. എന്നിട്ട് അത് മിസ്മരിച്ചതൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ അർജുനൻ ബോധം കെട്ടുപോയെന്നുമില്ല. അർജുനൻ ഇത് കണ്ടിട്ട് സ്തുതിക്കുകയാണ്. കണ്ട കാഴ്ചകൾ ഓരോന്ന് താൻ തന്നെ പറയുകയാണ്. പറഞ്ഞതിന് ശേഷം പിന്നെ ഭഗവാനോട് പറയുന്ന എന്താണ്, ഇത് മതി, എനിക്ക് കൂടുതൽ കാണുന്നതിനുള്ള ശേഷിയില്ല. ഇത് ഒരു വ്യക്തിയുടെ അനുഭവമാണ്, ഒരാൾ കാണിച്ചു കൊടുത്താണ്. ഇവിടെ ഇതെങ്ങനെയാണോ വിശദീകരിക്കുന്നത് അത് തന്നെയാണത്. ഈ വിശ്വരൂപ ദർശനയോഗം ഈ ഭാഗം പലർക്കും ഇത് എന്തായി പറയുന്നത്, വല്ല മിസ്മരിസം കാണിച്ചാണോ, എന്തെങ്കിലും മേജിക് കാണിച്ചാണോ, ഇതെന്താണിതെന്ന് പിടികിട്ടാതെ. അതുകൊണ്ട് ഇതിനെ പലരും പലതരത്തിലും മേക്കാൻ, ചില പറയും ഇത് എന്താണ്, ആ ഇത് ആ സർവാത്മഭാവത്തെ വിശദീകരിക്കുകയാണ്. സർവാത്മഭാവത്തെ വിശദീകരിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ബ്രാഹ്മണേ ഗവിഹസ്തി നിശ്വിനി ചെയ്യുക ശുഭാഗേജ പണ്ഡിത സമുദ്രനൊക്കെയാണ് സർവാത്മഭാവത്തെ വിശദീകരിക്കുന്നത്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശേഷത, ഇതൊക്കെ സർവാത്മഭാവത്തെ വിശദീകരിക്കുകയാണ്. ഈശ്വരൻ സർവത്തിലും നിറഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതല്ല, ഇത് പ്രത്യേക ഒരു ഭാഗമാണോ, ഇതിനെ സയൻസായിട്ട് വ്യാഖ്യാനിച്ചിട്ടോ, വ്യാഖ്യാന അസംബന്ധങ്ങൾ കൊണ്ടൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് കൃഷ്ണനും അർജുനനും അനുഭവപ്പെട്ട കാര്യമാണ്. അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. നമുക്കത് കേട്ടറിയാനേ കഴിയുന്നുള്ളൂ. അർജുനന്മാരല്ലാത്തതുകൊണ്ടും ഉപദേശിക്കാൻ കൃഷ്ണനില്ലാത്തതുകൊണ്ടും പറഞ്ഞിട്ട് ഇതാ കണ്ടോ എന്ന് പറഞ്ഞ് അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അവതാര പുരുഷൻ ഭൂമിയിൽ വന്ന് അർജുനൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബോധ്യപ്പെടുത്തി കൊടുത്ത ഈശ്വരീയമായ ഐശ്വര്യം, അതൊരു ചരിത്ര സംഭവമാണ്. എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതാ കേവലം തത്വം പറച്ചിലല്ല, ഇവിടെ താൻ പറഞ്ഞ കാര്യം അനുഭവപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അർജുനൻ എന്ത് ചെയ്യുന്നു, അവിടെ എല്ലാത്തിനെയും നേരിട്ട് കാണും, സിനിമയിൽ കാണുന്ന പോലെ കാണും. അതാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത്. അല്ല, ഒരു വ്യക്തിയുടെ സ്വതസിദ്ധമായി വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആധ്യാത്മിക സാധനങ്ങൾ ചെയ്തു വരുന്ന അനുഭൂതി വിശേഷമാണ് ഒരാൾക്ക് മറ്റൊരാൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒന്നാണ്. രണ്ടും രണ്ടാണ്. ഒരാൾ തത്വവിചാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കും തോന്നും എല്ലാം ഞാൻ തന്നെയാണ്. അത് വേറെയാണ്, അത് വിശ്വരൂപ ദർശനമല്ല. വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് അനുഭവപ്പെടണമെങ്കിൽ ഒരു കൃഷ്ണൻ വേണം, എന്നാലേ അനുഭവപ്പെടാൻ പറ്റും. അനുഭവപ്പെടുത്തിയാലേ അനുഭവപ്പെടുത്തുള്ളൂ. വേദാന്തം പഠിച്ചാലൊന്നും അനുഭവപ്പെടുന്ന കാര്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നു, മതനുഗ്രഹമായ മമ അനുഗ്രഹാർത്ഥം എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പരമം നിരതിശയം ഗുഹ്യം, പരമമായ നിരതിശയമായ ഗോപ്യം, രഹസ്യമായ അധ്യാത്മസപ്നിതം, അധ്യാത്മ വിദ്യ, ആത്മാനാത്മവിവേക വിഷയം, ആത്മാനാത്മവിവേകം എന്നും പറയാം. ആത്മസംബന്ധിയായ യത്വയോക്തം വചോ വാക്യം, അങ്ങ് പറഞ്ഞ ഈ വാക്യം, തേന ഹേ വജസ, അങ്ങയുടെ ഈ വജസ് കൊണ്ട് മോഹോയം വിഗതവും, എന്റെ മോഹം നശിച്ചിരിക്കുന്നു. ഇനി വീണ്ടും അർജുനൻ പറയും, എന്താണോ ആദ്യ ഭവൻ പറയും, ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഒരുത്തന്റെ മോഹം മാറുമെന്ന് പറയും. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും ഉപദേശിക്കുകയാണ്. മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ മോഹത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തത്വങ്ങളെല്ലാം പറഞ്ഞിട്ടും അർജുനന്റെ മോഹം മാറിയില്ല. അതെന്തുകൊണ്ടാണ് മാറാത്തത്? കാരണം ഈ തത്വങ്ങളെല്ലാം അർജുനൻ മുമ്പും കേട്ടിട്ടുള്ളതാണ്. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് വിധിപ്രകാരം ഉപനയനം ചെയ്ത് വേദവും മറ്റുമൊക്കെ അധ്യയനം ചെയ്ത ആളാണ് അർജുനൻ. ഇപ്പൊ തത്വജ്ഞാനത്തിനൊന്നും കുറവുള്ള ആളല്ല, അതെല്ലാം ധരിച്ചിട്ടുള്ള ആളാണ്. അനുഭവൻ പല പല വിശേഷങ്ങൾ കൊടുത്ത് അർജുനനെ പറയുന്നു, ഈ ബുദ്ധിമാനാണ്, അറിവുള്ളവനാണ്, മേധാവിയാണ്, പുരുഷനാണ്, പലതരത്തിലും പറയുന്നുണ്ട്. അർജുനൻ ഒട്ടും മോശക്കാരനല്ല തത്വജ്ഞാനത്തിന്റെ കാര്യത്തിൽ. പക്ഷെ അതെല്ലാം ആർജിച്ചിട്ടും മോഹം മാറിയില്ല. ഭഗവാൻ ഉപദേശിച്ചു, അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചാണ് താൻ ധരിച്ചത്, എന്നിട്ടും അർജുനന്റെ മോഹം മാറിയില്ല. പിന്നെ മോഹം മാറുന്ന എപ്പോഴാണ്? തന്നെ ഉപദേശിക്കുന്ന ആരാണെന്ന് മനസ്സിലായപ്പോഴാണ്. ആരാണ് തന്നെ ഉപദേശിക്കുന്നത് എന്ന് അർജുനന് പിടികിട്ടിയപ്പോഴാണ് അർജുനന്റെ മോഹം കുറേശ്ശെ മാറിയത്. ഇപ്പോഴും മാറിയിട്ടില്ല. അവസാനം പറയും, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വാസാദാത്മയാച്ചത. മോഹം തൽക്കാലം വേണ്ടത്ര രീതിയിൽ മാറുന്നതും അവസാനമാണ്. ഇപ്പൊ ഇടയ്ക്കുള്ള ഒരു മാറ്റമാണ്. ഇങ്ങനെ പെട്ടെന്ന് ഇടയ്ക്കൊരു മാറ്റം വരാൻ എന്താ കാര്യം? ഇവിടെ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തി. ഉപദേശം കേട്ടതുകൊണ്ടോ തത്വം ഗ്രഹിച്ചതുകൊണ്ടോ മാത്രമായില്ല, ഈ ഉപദേശിക്കുന്നവൻ ആരാണ്, അതിലൂടെ ഒരു വിശ്വാസം വരണം. ആരിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്? അർജുനന് മനസ്സിലായി താൻ കേൾക്കുന്നത് സാക്ഷാത് ഈശ്വരനിൽ നിന്ന് തന്നെയാണ് ഇത് കേൾക്കുന്നത്. അതിനാണ് പ്രാധാന്യം. തത്വം ഏത് കഴുതയ്ക്കും പറയാം, ഏത് കഴുതയ്ക്കും കേൾക്കാം, അതൊരു കാര്യമില്ല. പക്ഷെ പറയുന്ന ആരാണ്, അതിനാണ് മുഖ്യം. എന്തു പറയുന്നു എന്നുള്ളതിനുപരിയായിട്ട്. അപ്പം തന്നോട് ഈ സംസാരിക്കുന്നത് താൻ ഇതുവരെ പഠിച്ച ശാസ്ത്രങ്ങളോ വേദങ്ങളോ ഒന്നും പറഞ്ഞ കാര്യമല്ല, സാക്ഷാത് ഈശ്വരൻ തന്നെ നേരിട്ട് സംസാരിക്കുകയാണെന്നൊരു ബോധം അർജുനന് തോന്നി വിഭൂതി വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ. അതാണ് പെട്ടെന്ന് അർജുനന്റെ മോഹത്തെ മാറ്റിയത്. തൽക്കാലത്തേക്കെങ്കിലും ഇതുവരെ അർജുനന്റെ മനസ്സ് കുഴഞ്ഞു മറിഞ്ഞ മനസ്സായിരുന്നു. ഇപ്പോൾ അർജുനൻ ഒരു വെളിച്ചം കിട്ടി, എന്നോട് ഈശ്വരൻ സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, തേനത്തെ വജസ അങ്ങയുടെ വാക്കുകൊണ്ട് മോഹോയം മികത, എന്റെ മോഹം മാറിയിരിക്കുന്നു. അവിവേക ബുദ്ധി അപഗത, അവിവേക ബുദ്ധി, ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം മാറിയിരിക്കുന്നു. വിശ്വരൂപ ദർശനത്തോടുകൂടി ഒന്നുകൂടെ അത് ദൃഢപ്പെടും, ആ മാറ്റം വ്യക്തമാവും കുറച്ചുകൂടി. എന്നാലും വീണ്ടും എന്താണ് ഭഗവാൻ പറഞ്ഞ മമ മായ ദുരത്തിയ, ആ ദുരത്തിയായിരിക്കുന്ന മായ വീണ്ടും ഒന്ന് പിടികൂടും. തൽക്കാലത്തേക്കൊരു മാറ്റം ഉണ്ടാവും. അത് ഈ അധ്യാത്മ വിദ്യാപ്രകരണത്തിലെല്ലാം അതുതന്നെ സംഭവിക്കുന്നു. ആര് എവിടെയാണോ തത്വോപദേശം ശ്രവിക്കുന്നത്, തൽക്കാലം അവന്റെ മോഹം മാറുന്നു. അത് ശ്രവിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ, തത്കാലം അവൻ വികത കൽമഷനാവും. പക്ഷെ വീണ്ടും അതൊന്ന് പിടികൂടും എന്നുള്ളതേ ഉള്ളൂ. ആ സന്ദർഭം മാറുമ്പോൾ, ആ പ്രകരണം മാറുമ്പോൾ വീണ്ടും പ്രാപഞ്ചികമായ ബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോവും. അർജുനനും ഇതുതന്നെ സംഭവിക്കുന്നത്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞു അവസാനം അതാണല്ലോ അനുഗീതയിൽ അവിടെ പറയും, അന്ന് ആ യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവസാനം എല്ലാ മോഹവും തീർന്നെന്ന് പറഞ്ഞ ആളാണ്. അതെല്ലാം വളരെ ക്ഷേമമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ഇപ്പോൾ ഞാനൊന്നും ഓർക്കുന്നില്ല, ഒന്നുകൂടി പറയണോ. ഒന്നും വീണ്ടും മോഹത്തിനടിപ്പെടുന്നു. പലരും എല്ലാവരുടെയും പരാതി അതാണ്. എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ നന്നാവുന്നില്ലല്ലോ, അർജുനൻ നന്നായില്ല പിന്നെ അല്ലേ ബാക്കിയുള്ളവർ. ഭഗവാൻ നേരിട്ട് തന്നെ, ഈശ്വരൻ തന്നെ നേരിട്ട് വന്ന് ഉപദേശിച്ചിട്ട് അർജുനന് നന്നാകാൻ പറ്റിയില്ല. പിന്നെ ബാക്കി ആരെങ്കിലും നന്നായില്ല എന്ന് വിചാരിച്ച് പരിതപിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല, കാരണം അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് അർജുനനും ഇപ്പൊ പറയുകയാണ്, എന്താണ് മോഹോയം വിഗതവും, എന്റെ മോഹമെല്ലാം മാറിയിരിക്കുന്നു. ഐശ്വര്യത വെളിപ്പെട്ടപ്പോ അർജുനന്റെ മോഹം തൽക്കാലം മാറി. വിശ്വരൂപ ദർശനം കാണിക്കുമ്പോൾ ഒന്നുകൂടി മാറും. എന്നാൽ ആ മാറ്റത്തെ ദൃഢമാക്കാൻ വേണ്ടി വീണ്ടും ഭഗവാൻ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അർജുനൻ വീണ്ടും കർമ്മോന്മുഖനാകും, യുദ്ധം ചെയ്യും, വീണ്ടും വ്യവഹാരത്തിലേക്ക് വരും, വീണ്ടും എല്ലാം മറക്കും. യുദ്ധരംഗത്തൊക്കെ വരുമ്പോൾ ഈ ഗീത കേട്ട അർജുനനാണെന്നൊന്നും നമുക്ക് തോന്നത്തില്ല, വീണ്ടും സാധാരണ മനുഷ്യനായി തന്നെ. പക്ഷെ ആ സംസ്കാരം ഉള്ളിലുണ്ടാവും, അതുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. പക്ഷെ പിന്നീട് രണ്ടാമത് ഭഗവാൻ പറയുമ്പോൾ വളരെ ഉദാസീനനായിട്ടാണ്, യോഗേശ്വരനായിട്ടൊന്നും അവിടെ പറഞ്ഞത്. പറഞ്ഞാലും ഇവനോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ നിർബന്ധിക്കുകയാണ്, എനിക്ക് ഉപദേശം തരണം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യം കരുതി പറയും. അതുപോലെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവസാനം ചില കഥകളൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ഉപസംഹരിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ യോഗാവിഷ്ടനായി ഭഗവാൻ പിന്നീട് പറയുന്നത് പോലെ തന്നെ യോഗേശ്വരനായി നിന്നുകൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തി. അത് ഗീതയുടെ മാത്രം പ്രത്യേകതയാണ്. ഉത്തരഗീതയിൽ അനുഗീതയിൽ അങ്ങനെയൊന്നും താൻ ആരാണെന്നൊന്നും അവിടെ പറയുന്നില്ല. ചില കഥകൾ പറയും, ബ്രാഹ്മണഗീതയും അത് ഇതുമൊക്കെ പറയും. ഇവിടെ അങ്ങനെയല്ല, ഇത് ധരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പറയും. എന്നിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ആ വിശ്വരൂപത്തെ അർജുനൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്ന ഈ നഷ്ടോമോഹം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഈ മോഹം നശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഈ വിശ്വരൂപ ദർശനം കാണുന്നതിനുള്ള യോഗ്യതയാണ്. കുറഞ്ഞ പക്ഷം ഇത്രയും മോഹമെങ്കിലും നശിച്ചിരിക്കണം, എന്നാലേ വിശ്വരൂപം ദർശിക്കാൻ പറ്റൂ ഭഗവാന്റെ. ഇതങ്ങ് ആദ്യമേ തന്നെ ഇതങ്ങ് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായതിനെ കുറച്ച് ഉപദേശിച്ച മതിയായിരുന്നല്ലോ. അത് പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇപ്പൊ അർജുനൻ സ്വയം പറയുന്നുണ്ടല്ലോ, എന്റെ മോഹം നഷ്ടപ്പെട്ടു എന്ന്. അപ്പൊ ഇത്രയും മോഹം നഷ്ടപ്പെടണം, അത്രയും യോഗ്യത ആർജിക്കണം. അർജുനന്റെ മനസ്സിലിപ്പോ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞു. എന്താണോ തന്റെ മുമ്പിൽ നിൽക്കുന്നത് വാസുദേവൻ, വാസുദേവന്റെ പുത്രനല്ല, മറിച്ച് പരമാത്മാവ് തന്നെയാണെന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അത്രയും മോഹം നശിച്ചു. ഇനി പോരാത്ത യോഗ്യതകളെല്ലാം ഭഗവാൻ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നു. ഇത്രയും ആർജിച്ചപ്പോൾ അതാണ് ദിവ്യ ചക്ഷുഷും മറ്റും കൊടുക്കുന്നു. എന്നിട്ട് ഉപദേശിക്കുന്നു, മതാനുഗ്രഹമായ എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഗുഹ്യം അത്യന്ത രഹസ്യവും അധ്യാത്മസജ്ഞിതം അധ്യാത്മ എന്ന് പേരുള്ളതുമായ പരമം പരവുമായ യദ്വജ ഉക്തം, ഏത് വാക്കാണോ അങ്ങ് ഉപദേശിച്ചത് തേനതുകൊണ്ട് മമായം മോഹ വിഗത, എൻ്റെ ഈ മോഹം, എന്നെ ഇതുവരെ പിടികൂടിയിരുന്നതായ ആ മോഹം അത് മാറിയിരിക്കുകയാണ്. മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസജ്ഞിതം യത്വയോക്തം വജസ്തേന മോഹോയം വിഗതോ മമ ഭവാപ്യയോ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയാ തൊത്തക്കമലപത്രാക്ഷ മഹാത്മ്യമപി ചാവ്യയം. ഭവ ഉത്പത്തി അപ്യ പ്രളയ തോ ഭവാപ്യോ ഹി ഭൂതാനാം, ഭൂതങ്ങളുടെ ഭവാപ്യങ്ങൾ ശ്രുതോ വിസ്തരശഃ മയാ എന്ന സംശയത, എല്ലാം അങ്ങയിൽ നിന്ന് ഞാൻ വിശദമായി കേട്ടു. അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരകർത്താവെന്ന് ഞാൻ മനസ്സിലാക്കി. തുത്വഹ തുസ്സകാശ കമലപത്രാക്ഷ അങ്ങയിൽ നിന്നും ഭഗവാനാണെന്ന് അറിഞ്ഞ് സംബോധന ചെയ്യുകയാണ്. കമലപത്രാക്ഷ കമലസ്യ പത്രം കമലപത്രം തദ്വദക്ഷിണി യസ്യ തവ സത്വം കമലപത്രാക്ഷ. സാക്ഷാത് നാരായണൻ തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് പറയുകയാണ്, കമലപത്രത്തെ പോലെ അക്ഷികളോടുകൂടിയിരിക്കുന്ന കമലപത്രാക്ഷൻ എന്ന് പ്രസിദ്ധനായിരിക്കുന്ന അങ്ങയിൽ നിന്ന് ഇതെല്ലാം എനിക്ക് അറിയാൻ കഴിഞ്ഞു. മഹാത്മനഹ ഭവ മഹാത്മ്യം ആപിച്ച അമ്പിയം അക്ഷയം ശ്രുതം, ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, അങ്ങയുടെ അക്ഷയമായ ആ മഹാത്മ്യത്തെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ സാക്ഷാത് ദർശിച്ചില്ല എന്നർത്ഥം. അത് അർജുനന് പോരായ്മയായി തോന്നും. ഇതെല്ലാം കേട്ടു കഴിഞ്ഞു കമലപത്രാക്ഷ, അല്ലയോ ഭഗവാനെ, ത്വത്തഹ അങ്ങയിൽ നിന്നും ഭൂതാനാം ഭവാപ്പയോ പ്രാണികളുടെയെല്ലാം ഉത്പത്തിനാശങ്ങൾ വിസ്തരശ മയാശ്രുതോ വളരെ വിസ്തരിച്ച് തന്നെ ഞാൻ കേട്ടു. അമ്പയം മഹാത്മ്യമഭി അങ്ങയുടെ അമ്പയമായിരിക്കുന്ന ക്ഷയമില്ലാത്തതായ മഹത്വത്തെയും ഞാൻ മനസ്സിലാക്കി. ഭവാപ്യയോ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയാ തത്വകമലപത്രാക്ഷ മഹാത്മ്യമപി ചവ്യയം ഏവം ഏതത് യഥാതത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ ഏവമപി ഏവമേതത് നാന്യഥാ യഥാ യേന പ്രകാരേണ അർത്ഥ കഥയസി ത്വം ആത്മാനം പരമേശ്വര ഏതത് യഥാ ത്വം ആത്മാനം പരമേശ്വര. അങ്ങ് അങ്ങയെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, ഞാൻ സൂര്യനാണ് ചന്ദ്രനാണെന്നെല്ലാം പറയുന്നു. ഏനപ്രകാരേണ അർത്ഥ കഥയസി, അങ്ങ് ഏത് രൂപത്തിലാണ് അങ്ങയെക്കുറിച്ച് പറയുന്നത്? അത് ഞാൻ കേട്ടു കഴിഞ്ഞു, പക്ഷെ അതുകൊണ്ട് ഞാൻ തൃപ്തനല്ല. മറിച്ചോ തഥാപി ദ്രഷ്ടും ഇച്ഛാമി, എനിക്കതൊന്ന് കാണണം. ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് അർജുനും സംശയമൊന്നുമില്ല. അർജുനം പറഞ്ഞു, എന്താണ് ഈ പറയുന്നതെല്ലാം സത്യം തന്നെയാണ്, ഞാനത് വിശ്വസിച്ച് കഴിഞ്ഞു പൂർണ്ണമായും. പക്ഷെ വിശ്വസിച്ചാൽ മാത്രം പോരല്ലോ, ആത്മവിദ്യ എന്ന് പറയുന്ന കേവലം വിശ്വാസത്തിൽ നിൽക്കുന്നതല്ലാണ്, അത് അനുഭവത്തിൽ വരണമല്ല. തഥാപി ദ്രഷ്ടും ഇച്ഛാമി തേതവ ഞാൻ ഐശ്വര്യ ശക്തി ബല വീര്യ തേജോഭി സമ്പന്നം ഐശ്വര്യം വൈഷ്ണവം രൂപം, അങ്ങയുടെ ആ വൈഷ്ണവുമായ സർവവ്യാപകമായിരിക്കുന്ന ആ രൂപം. വൈഷ്ണവെന്ന് വെച്ചാൽ സർവവ്യാപകമായിരിക്കുന്ന, എങ്ങനെയുള്ള രൂപമാണത്? ജ്ഞാനം, ഐശ്വര്യം, ശക്തി, ബലം, വീര്യം, തേജസ് ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്നതായ അസാധാരണ രൂപം. അതാണ് യോഗം എന്ന് പറഞ്ഞത്. യോഗം വിഭൂതിഞ്ച ഭക്തിമർഹസ്യ ശേഷത, നേരത്തെ പറഞ്ഞു. യോഗത്തെയും വിഭൂതിയെയും കുറിച്ച് പറയണമെന്ന് പറഞ്ഞു, വിഭൂതിയെ കുറിച്ച് പറഞ്ഞു, യോഗത്തെക്കുറിച്ചും പറഞ്ഞു. എന്താണ് എന്റെ ഒരു അംശത്തിൽ ഈ ജഗത്ത് സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ആ രൂപത്തെ ദ്രഷ്ടും ഇച്ഛാമി, എന്റെ അനുഭവത്തിൽ എനിക്ക് വരണം, കേട്ടാൽ മാത്രം പോരാ, സാക്ഷാത്കർത്തും ഇച്ഛാമി, ഞാൻ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ ഉപദേശം എവിടെ നിന്നാണോ കേൾക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യത്തെ അനുഭവപ്പെടുത്തുക. അങ്ങനെ ഒരു അത്ഭുതകരമായ കാര്യമാണ് ഇനിയിവിടെ അർജുനന് സംഭവിക്കാൻ പോകുന്നത്, ഭഗവാന്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് ആ രൂപത്തെ എനിക്കൊന്ന് കാട്ടിത്തരണം പരമേശ്വര, പരമേശ്വരനായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്. കൃഷ്ണനെന്നും യാദവനെന്നും ഒക്കെ കരുതിയാണ് അർജുനൻ ഇതുവരെ ഇടപെട്ടിരുന്നത്. ഇപ്പൊ പറയുന്ന എന്താണ്? പരമേശ്വര, അങ്ങ് പരമേശ്വരൻ തന്നെയാണ്. ദൈവം യഥാർത്ഥ, നീ പറയുന്നത് എന്തൊക്കെയാണോ, എങ്ങനെയൊക്കെ പറയുന്നുണ്ടോ അതേ രൂപത്തിൽ, യഥാ അർത്ഥ എങ്ങനെയാണോ പറഞ്ഞത് തഥാ ഏവം ത്വം ആത്മാനം ഐശ്വര്യം രൂപം തേ ദ്രഷ്ടും ഇച്ഛാമി, നീ നിന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ. ത്വം ആത്മാനം യഥാ അർത്ഥ, നീ നിന്നെ കുറിച്ച് എങ്ങനെ പറയുന്നു അങ്ങനെയുള്ള തേ ഐശ്വര്യം രൂപം, നിന്റെ ആ യോഗരൂപം, മഹായോഗീശ്വരനായിരിക്കുന്ന ആ ഹരിയുടെ രൂപത്തെ പുരുഷോത്തമ ദ്രഷ്ടം ഇച്ഛാമി, എനിക്കൊന്ന് കാണണം എന്നാവശ്യപ്പെടുന്നു. ഏവം ഏതൻ യഥാതത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. അങ്ങനെ ഭഗവാനോട് ആവശ്യപ്പെടുമ്പോൾ ഇനി താൻ അതിനൊക്കെ യോഗ്യനാണോ, തന്റെ മോഹം തൽക്കാലം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിലും അവന് ചോദിക്കുന്നു, മന്യസേ ഏതി തച്ഛക്യം മയാ ദ്രഷ്ടുമീതി പ്രഭു യോഗേശ്വര തദോ മേത്വം ദർശയാത്മാനം അവ്യയം. മന്യസെ ചിന്തയസി യദി മയാ അർജുനേന തച്ഛക്യം ദൃഷ്ടമിതി പ്രഭു സ്വാമൻ. പൂർണമായും തന്നെ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ആളിനെ മനുഷ്യനല്ല ദൈവമായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് പ്രഭു അല്ലയോ ഭഗവാനെ, മന്യസെ യദി ചിന്തയസി അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ മയാ അർജുനേന തച്ഛക്യം ദൃഷ്ടും ആ ദിവ്യമായ രൂപത്തെ, ഇങ്ങനെ ഒരു രൂപം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അനേക വിഭൂതികളോടുകൂടി ആ രൂപത്തെ കാണാൻ കഴിയും എനിക്ക് എന്നങ്ങ് കരുതുന്നുണ്ടെങ്കിൽ, യോഗേശ്വര യോഗിനോ യോഗാഹ തേഷാം ഈശ്വരോ യോഗേശ്വര. അന്നത് അർജുനന് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഒരു യോഗേശ്വരന് മാത്രമേ ഇത് കാണിക്കാൻ പറ്റൂ, ഒരു സാധാരണ ഉപദേഷ്ടാവിനോ ഒരു ഗുരുവിനോ ഒന്നും ഇത് കാണിക്കാൻ പറ്റത്തില്ല. വ്യാസൻ പറഞ്ഞതുപോലെ മഹായോഗേശ്വരനായ ഒരാൾക്ക് മാത്രമേ വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അതെന്തെങ്കിലും വിഭ്രാന്തിയല്ല, ഈശ്വരന്റെ യോഗമാണ്, ഐശ്വര്യമാണ്, ഐശ്വര്യം രൂപം അടുത്ത് പറയും. അത് കാരണം ഇഷ്ടം പോലെ കൊടുക്കാനും അതുപോലെ തിരിച്ചെടുക്കാനും കഴിവുള്ളതാണ്. വിഭ്രാന്തി എന്ന് പറയുന്ന അങ്ങനെയല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മിലേക്ക് വരുന്നത്, നമ്മൾ അറിയാതെ തന്നെ നമ്മിൽ നിന്ന് കടന്നു പോകുന്നതുമാണ് മാനസിക വിഭ്രാന്തികൾ. ഹേ യോഗേശ്വര, അത് അർജുനന് മനസ്സിലായി, കൃഷ്ണൻ യോഗേശ്വരനാണ്, കൃഷ്ണൻ അത് ചെയ്യാൻ കഴിയും, മറ്റാർക്കും അതൊട്ട് കഴിയത്തുമില്ല. യസ്മാദഹം അതീവാർത്ഥി, ഞാൻ വളരെ ആഗ്രഹിക്കുന്നു ദൃഷ്ടും അത് കാണുന്നതിന് തഥ തസ്മാത്മേ മദർത്ഥം ദർശയ ത്വം ആത്മാനം അമ്പിയം. നിന്റെ ആ രൂപത്തെ, അമ്പിയമായ രൂപത്തെ, ഐശ്വര്യം ഈശ്വര രൂപത്തെ, വിശ്വാത്മകമായ മായാമയമായിരിക്കുന്ന ആ രൂപത്തെ വിശ്വരൂപം എന്ന് പറയുന്നു. നിന്റെ മായാമയം എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വ ശബ്ദത്തിന് മായ എന്നർത്ഥം. മായാമയമായിരിക്കുന്ന ആ രൂപത്തെ, അതിനെ ഒന്ന് കാണണം എന്നർത്ഥം. അതിനും ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് തന്റെ മായാതീതമായ രൂപത്തെക്കുറിച്ച്, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന രൂപത്തെക്കുറിച്ച്. അത് അർജുനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് പറഞ്ഞാൽ ഗ്രഹിക്കാൻ എളുപ്പമുള്ളതല്ല, കാരണം അത് മായാതീതമായിരിക്കുകയാണ്. അർജുനനും അത് ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിട്ടില്ല. വിശ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അത് മായാമയമായ രൂപമാണ്. അതിനാണ് വിശ്വരൂപം എന്ന പേര് തന്നെ എൻ്റെ അടുത്തോളം മായാമയമായ രൂപം എന്നാണ്. അത് ഒന്ന് കാണണമെന്നാണ് പറയുന്നു. അതാണ് ഐശ്വര്യം. ഈശ്വരീയമായിരിക്കുന്ന, വിഭൂതിയുക്തമായിരിക്കുന്ന അതൊന്ന് കാണണം. ആത്മാനം അമ്പിയും അമ്പിയുമായിരിക്കുന്ന ആ രൂപത്തെ. അപ്പം മായാമയമായിരിക്കുന്ന ആ രൂപത്തെ ആ മായാധീശനായിരിക്കുന്ന ഭഗവാൻ അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് കാണണമെന്ന് അർജുനൻ ആവശ്യപ്പെടുകയാണ്. അത് ഈശ്വരന്റെ അർജുനന് സത്യമായി അനുഭവപ്പെട്ട രൂപമാണ്. അവ്യയം എന്നവിടെ പറയുന്നു, നശിക്കാത്തതാണ്. അപ്പൊ മായാമയമായിരിക്കുന്ന രൂപം എങ്ങനെയാണ് അവ്യയമായിരിക്കുന്നത്? കാരണം ആ വിശ്വരൂപത്തിന് നാശമുണ്ട്, വിശ്വത്തിന് നാശമുണ്ട്. വിശ്വം നശിച്ചു, പക്ഷെ വിശ്വരൂപം നശിക്കത്തില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരീയമായതുകൊണ്ട്. വിശ്വം എന്ന് പറയുന്നതോ അത് പ്രപഞ്ചം, മായികം, അത് ജീവന്റേതാണ്. ആ ജീവന്റെ ഈശ്വരൻ തന്നെ സൃഷ്ടിച്ച മായാകൃതമായ പ്രപഞ്ചത അർജുനന് അനുഭവമുള്ളതാണ്. അത് അർജുനന് ഇനി ആരും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭഗവാന്റെ തന്നെ അമ്പിയമായിരിക്കുന്ന, നശിക്കാത്തതായ, മായാമയമായിരിക്കുന്ന ഒരു രൂപമുണ്ട്. അത് പ്രപഞ്ചബോധമുള്ളവന് കാണാൻ കിട്ടുന്നതല്ല, ഈശ്വരന്റെ ദിവ്യമായ അനുഗ്രഹം കൊണ്ട് മാത്രം കാണാൻ കിട്ടുന്നതാണ്. ദിവ്യമായ ചക്ഷുഷ കൊണ്ട് മാത്രം കാണാൻ കിട്ടുന്നതാണ്. അത് സത്യവുമാണ്. ആ മായാമയമാണെങ്കിലും സത്യമാണ്. കാരണം ജീവനെ സംബന്ധിക്കുന്നതെല്ലാം അസത്യമാണ്, അജ്ഞാനകാര്യമാണ്. ഈശ്വരനെ സംബന്ധിക്കുന്നതെല്ലാം സത്യവും. അപ്പൊ ഈശ്വരൻ അനന്തനാണ്, അമ്പ്യനാണെങ്കിൽ ഈശ്വരന്റെ വിശ്വരൂപം മായാമയമായിരിക്കുന്ന ആ രൂപവും അനന്തമാണ്, സത്യമാണ്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ആ അവ്യയമായിരിക്കുന്ന ആ രൂപത്തെ, ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന ആ രൂപത്തെ അത് എനിക്കൊന്ന് കാണണം. പ്രഭോ തത് മയാ ദൃഷ്ടും ശക്യം ഇതി യതി മന്യസേ. അത് ആ രൂപം എനിക്ക് കാണാൻ കഴിയുമെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ, ഞാൻ അതിന് യോഗ്യനാണെങ്കിൽ, യോഗീശ്വര, എല്ലാ യോഗികൾക്കും യോഗങ്ങൾക്കും ഈശ്വരനായവനെ, ആത്മാനം അമ്പ്യം തഥ മേ ത്വം ദർശയ. അവ്യയമായിരിക്കുന്ന നിന്റെ ആ രൂപത്തെ, ഒരിക്കലും നശിക്കാത്തതായ ഈശ്വരന്റേതായതുകൊണ്ടാണ് നശിക്കാത്തത്. ജീവന്റെ ആണെങ്കിൽ നശിച്ചു പോകും, ഈ പ്രപഞ്ചം നശിക്കുന്ന പോലെ. അജ്ഞാനകാര്യമാണെങ്കിൽ നശിച്ചു പോകും. ഇതങ്ങനെയല്ല, ഈശ്വരന്റെ മായാമയമായിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നശിക്കാത്തതായ ആ രൂപത്തെ മദർത്ഥം ദർശിയ എനിക്കൊന്ന് കാണിച്ചു തന്നാലും. മന്യസേ യതി തച്ഛക്യം. മയാ ദ്രഷ്ടുമിതി പ്രഭു യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ശ്രീഭഗവാൻ ഉവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത ഹൈകസ്തം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി നതു മാം ശക്യസേ ദ്രഷ്ടം അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യേമേ യോഗം ഐശ്വരം. Thank you.